ഒമ്പതാം അധ്യായം നാലാമത്തെ ശ്ലോകം. ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങൾ ഈ അധ്യായത്തിൽ പറയാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് ആമുഖമായി പറഞ്ഞു. നാലാമതായി തന്റെ ഈശ്വരീയതയെ വെളിപ്പെടുത്തുന്ന ഭാഗങ്ങളാണ് അടുത്തു വരുന്നത്. മയാ തദമിദം സർവം ജഗത് അവ്യക്തമൂർത്തിന മസ്ഥാനി സർവഭൂതാനി നചാഹം തേഷു വസ്ഥിതഃ സ്തുത്യാ അർജുനം അഭിമുഖീകൃത്യ ആഹ. പറയാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് ഒന്ന് സ്തുതിച്ചു പറഞ്ഞു, അർജുനന് താല്പര്യമുണ്ടാക്കി. അതിനുശേഷം വിഷയത്തിലേക്ക് കടക്കുന്നു. മയ മമ പരോഭവ തേന തദം വ്യാപ്തം സർവമിതം ജഗത് മയാ തദമിതം വ്യാപ്തം. ഈ പ്രപഞ്ചം ഞാൻ നിറഞ്ഞിരിക്കുന്നു. ഇത് ഈശ്വരന് പ്രപഞ്ചമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുകയാണ്. സൃഷ്ടികർത്താവിന് സൃഷ്ടിയോടുള്ള ബന്ധം എന്താണ്? സൃഷ്ടികർത്താവ് സൃഷ്ടിയിൽ വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ സാധാരണ പറയും, എള്ളിൽ എണ്ണ പോലും വ്യാപിച്ചിരിക്കുന്നു. പക്ഷെ എള്ളിൽ വ്യാപിച്ചിരിക്കുന്ന എണ്ണ നമുക്ക് എള്ളു പോലെ തന്നെ കാണാൻ കഴിയുന്നു, പ്രത്യക്ഷമായിരിക്കുന്നു. പക്ഷെ ഈശ്വരൻ എന്തുകൊണ്ടങ്ങനെ പ്രത്യക്ഷമാകുന്നില്ല? ജഗത്തിൽ വ്യാപിച്ചിരിക്കുന്നു പറയുന്നു. അവ്യക്തമൂർത്തിന അവ്യക്തമൂർത്തി സ്വരൂപയസ്യ നമസ്സോഹം അവ്യക്തമൂർത്തി. അർജുനൻ പ്രത്യക്ഷമായി കാണുന്ന ഒരു രൂപമുണ്ട്, ശ്രീകൃഷ്ണന്റെ രൂപം. പക്ഷെ പറയുന്നു, എന്റെ രൂപം എന്താണ്? അവ്യക്തമാണ്, ഞാൻ അവ്യക്തമൂർത്തിയാണ്. ജഗദാസകലം വ്യാപിച്ചിരിക്കുന്നുവെങ്കിലും എന്റെ സ്വരൂപം മൂർത്തി എന്നാണ് സ്വരൂപം. എന്റെ വാസ്തവ സ്വരൂപം അത് അവ്യക്തമായിരിക്കുന്നു. ഉള്ളിൽ വ്യാപിച്ചിരിക്കുന്ന എണ്ണ അത് പ്രകടമാക്കാമെങ്കിലും വാസ്തവത്തിൽ അത് അവ്യക്തമായിരിക്കുന്നു. അതുപോലെ അതിൻ്റെ തനി രൂപത്തിൽ അത് അവ്യക്തമായിരിക്കുന്നു. തേന മയ അവ്യക്തമൂർത്തിന കരണ അഗോചര സ്വരൂപേണ. ജീവന്റെ കർണങ്ങൾക്കത് അഗോചരമായിരിക്കുന്നു, വിഷയമാകുന്നില്ല. ഗോചരം വിഷയം, അഗോചരമായിരിക്കുന്നു, അവിഷയമായിരിക്കുന്നു. ഈശ്വരന്റെ സ്വരൂപത്തെ പ്രകടമാക്കുന്നതിനുള്ള ശേഷി ജീവന്റെ കർണങ്ങൾക്കല്ല. അതുകൊണ്ട് തസ്മിൻമയി അവ്യക്തമൂർത്തി സ്ഥിതാനി മസ്താനി സർവഭൂതാനി ബ്രഹ്മാദീനി സ്തംഭപര്യന്താനി. ഇപ്പൊ ജഗത്ത് ഈശ്വരൻ ആധാരമാണ് എന്ന് ധരിക്കരുത്, മറിച്ച് ഈശ്വരനാണ് ജഗത്തിന് ആധാരം. തസ്മിൻമയി അവ്യക്തമൂർത്തോ അവ്യക്തസ്വരൂപനായിരിക്കുന്ന എന്നിൽ സ്ഥിതാനി മസ്താനി സർവഭൂതാനി സർവപ്രാണികളും ബ്രഹ്മാവ് തുടങ്ങി സ്തംഭപര്യന്താനി പുൽക്കൊടി വരെയുള്ള സർവവും എന്നിൽ സ്ഥിതി ചെയ്യുന്നു. ഈശ്വരനാണ് അതിന് ആധാരമായിരിക്കുന്നു. നിരാത്മകം കിഞ്ചിത് ഭൂതം വ്യവഹാരായ അവകൽപ്പതേ. നിരാത്മകമായ നിസ്വരൂപമായ ഒരു വസ്തു, എന്തെങ്കിലും ഒരു വസ്തു, അത് അതിനെക്കുറിച്ച് നമുക്ക് വ്യവഹരിക്കാൻ സാധ്യമല്ല. എന്നുവെച്ചാൽ ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ സാധ്യമല്ല. ശൂന്യത പോലെ, ശൂന്യത എന്ന് പറയുന്നത് പോലെ നമ്മുടെ സങ്കല്പത്തിന് വിഷയമാക്കാത്ത ഒരു വസ്തു, ഏതെങ്കിലും ഒരു വസ്തു സങ്കല്പത്തിന് വിഷയമാകണമെങ്കിൽ അതിനൊരു സ്വരൂപം വേണം. പ്രപഞ്ചം സങ്കല്പത്തിന് വിഷയമാകുന്നുണ്ട്, ചിന്തയ്ക്ക് വിഷയമാകുന്നുണ്ട്, അതുകൊണ്ട് അതിനൊരു സ്വരൂപമുണ്ട്, അത് ഈശ്വര സ്വരൂപം തന്നെ. അതുകൊണ്ട് മസ്താനി മയ ആത്മന ആത്മവത്വന സ്ഥിതാനി പറയുന്നു. ഇതെല്ലാം നിലനിൽക്കുന്നത് ഞാൻ മുഖാന്തരമാണ്, ആത്മവത്തായിരിക്കുന്നത്, സ്വരൂപവത്തായിരിക്കുന്നത് എന്നുവെച്ചാൽ അസ്തിത്വത്തോടു കൂടിയിരിക്കുന്നതെന്നർത്ഥം. എവിടെ അസ്തിത്വം പ്രകടമാകുന്നു അവിടെ ഈശ്വരൻ പ്രകടമാകുന്നു. അതോ മൈ സ്ഥിതാനി, അതുകൊണ്ടാണ് എന്നെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത്. ജഗത്തിലൂടെ അനുഭവപ്പെടുന്ന അസ്തിത്വം അത് ഈശ്വരന്റെ അസ്തിത്വമാണ്. തേഷാം ഭൂതാനാം അഹമേവ ആത്മ, ആ സർവപ്രാണികളുടെയും ആത്മാവായിരിക്കുന്നത്, വാസ്തവ സ്വരൂപമായിരിക്കുന്നത് ഞാൻ തന്നെയാണ്. തേഷു സ്ഥിത ഇതി മൂഢ ബുദ്ധീനാം അവഭാസത്തെ, അതുകൊണ്ട് ധരിക്കാൻ എന്താണോ ഈ അസ്തിത്വം ഉണ്മ നിലനിൽപ്പ് ഈ ജഗത്തിനെ ആശ്രയിച്ചാണെന്ന് മൂഢബുദ്ധികൾ അവീകൾ ചിന്തിക്കാം. ഭൗതികവാദികൾ അത് പറയുന്നത് എന്താണ്? വസ്തുക്കൾ സ്വയം നിലനിൽക്കുന്നു, വസ്തുക്കളിൽ അനുഭവപ്പെടുന്ന അസ്തിത്വം വസ്തുവിൻ്റെതാണ് എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? അത് മൂഢബുദ്ധികളുടെ കാഴ്ചപ്പാടാണ്. ഇവിടെ ഭഗവാൻ വെളിപ്പെടുത്തുന്നത് എന്താണ്? വസ്തുക്കളിൽ കാണുന്ന അസ്തിത്വം അത് ഈശ്വരീയമാണ്, ഈശ്വരന്റെ അസ്തിത്വമാണ് അവിടെ പ്രകടമാകുന്നത്. നച്ചാഹം തേഷു ഭൂതേഷു അവസ്ഥിത, അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായി പറയുന്നത് ഞാൻ അതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒന്നല്ല, മറിച്ച് അത് എന്നെ ആശ്രയിച്ച് നിൽക്കുകയാണ്. നച്ചാഹം തേഷു ഭൂതേഷു അവസ്ഥിത മൂർത്തവ സംശ്ലേഷ അഭാവി ആകാശസ്യാവി അന്തരതമോഹ്യഹം. മൂർത്ത വസ്തുക്കളെ പോലെ, മൂർത്ത വസ്തുക്കൾ എന്ന് പറയുന്നത് ആകാശം, വായു, അത് രണ്ടും മൂർത്തമുണ്ട്, കണ്ണുകൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നു. ബാക്കി വരുന്ന അഗ്നി, ജലം, ഭൂമി മൂർത്ത വസ്തുക്കൾ, കണ്ണുകൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നു. അതെന്താണ്? പരസ്പരം കൂടിച്ചേർന്നിരിക്കുന്നു. പക്ഷെ ഈശ്വരനെ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, ഒരു മൂർത്ത വസ്തുവിനെ പോലെ പ്രത്യക്ഷമാക്കാൻ കഴിയുന്നില്ല. ആകാശത്തെ അനുമാനിക്കുന്നു, വായുവിനെ സ്പർശത്തിലൂടെ അനുമാനിക്കുന്നു, പക്ഷെ ഈശ്വരൻ അതിനെ പ്രത്യക്ഷമായി ഒരു പ്രമാണത്തിലൂടെയും അറിയാൻ കഴിയുന്നില്ല, എന്തെങ്കിലും അടയാളത്തിലൂടെ ഊഹിക്കാൻ കഴിയുന്നില്ല. മൂർത്ത സംശ്ലേഷ അഭാവം, അതുപോലെ വസ്തുക്കളിൽ ബാഹ്യമായി കാണുന്ന പരസ്പര ചേർച്ച അത് കാണുന്നില്ല അവിടെ. അതുകൊണ്ട് കരണങ്ങളിലൂടെ അതിനറിയാൻ കഴിയുന്നില്ല. ആകാശസ്യാപി അന്തരതമുഹ്യം, അതുകൊണ്ട് അത് ആകാശത്തെക്കാൾ സൂക്ഷ്മമാണ്, അതിനെ തത്വമായി അറിയുന്നു, ഒരാശയമായി അറിയുന്നു, വസ്തുവായി അറിയാൻ കഴിയുന്നില്ല. അമൂർത്തമായ ഒന്നിനെയും വസ്തുവായി അറിയാൻ കഴിയുന്നില്ല. ആകാശം അതിനെ നമുക്കൊരു വസ്തുവായി അറിയാൻ കഴിയുന്നില്ല, പക്ഷെ അതിനെ നമുക്കൊരു തത്വമായോ ഒരാശയമായോ ഗ്രഹിക്കാൻ കഴിയുന്നു. നഹി അസംസർഗി വസ്തു ക്വചിത് ആധേയ ഭാവേന അവസ്ഥിതം ഭവതി. അസംസർഗിയാണ് വസ്തു, ഒന്നിനോട് ചേർന്നിരിക്കാത്തതാണ് തത്വം. വസ്തുക്കൾ അങ്ങനെയല്ല, പരസ്പരം ചേർന്നിരിക്കുന്നു. ജലം ഭൂമിയോട് ചേർന്നിരിക്കുന്നു, അഗ്നി ഭൂമിയോട് ചേർന്നിരിക്കുന്നു, പരസ്പരം ചേർച്ചയുണ്ട് വസ്തുക്കൾ. എന്തുകൊണ്ട്? ഇവയെല്ലാം മൂർത്ത സ്വഭാവമുള്ളതാണ്. ഇവിടെ ഈശ്വരനാണെങ്കിലും അസംസർഗിയാണ്, ഒന്നിനോടും അങ്ങനെ ചേർന്നിരിക്കുന്നതല്ല, അങ്ങനെ ഒരു സങ്കല്പം ഇല്ല, അത് അമൂർത്തമാണ്. കൊച്ചു ആധേയ ഭാവിയൻ അവസ്ഥിതം ഭൂതി, അതിന് കൊണ്ട് തന്നെ അതിന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കേണ്ട കാര്യമില്ല, അത് ആധേയമല്ല. ഒന്നിൽ വയ്ക്കുന്ന മറ്റൊന്നിനെയാണ് ആധേയം എന്ന് പറയുന്നത്. ഭൂമിയിൽ ഇരിക്കുന്ന വസ്തു ജലം ഭൂമിയിൽ ആധേയമാണ്. ഭൂമി മറ്റൊന്നിൽ ഇരുന്നാൽ ഭൂമി ആധേയമാണ്. ഭൂമി ആകാശത്ത് സ്ഥിതി ചെയ്യുന്നു, ഭൂമി ആധേയമായി, ആകാശം ആധാരമായി, ജലത്തിന് ആധാരമായി ഭൂമി, ഭൂമിയെ ജലം ആധേയമായി, ഇങ്ങനെ ആധാര ആധേയഭാവത്തിൽ അതൊരു ബന്ധമാണ്, രണ്ടു വസ്തുക്കൾക്ക് ഉണ്ടാകാമെന്നുള്ള ബന്ധം, ആധേയഭാവം, ആധേയ ബന്ധം. ഈശ്വരനില്ല, ഈശ്വരൻ അങ്ങനെ ഒന്നിനും സ്ഥിതി ചെയ്യുന്നില്ല. അവസ്ഥിതം ഭൂമി അത് പ്രതിമയിലില്ല, വസ്തുക്കളിലില്ല, മനുഷ്യന്റെ സങ്കല്പത്തിലില്ല. ഒരിടത്തും ഈശ്വരന് ആധേയഭാവത്തെ സ്ഥിതി ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടത് അമൂർത്തമാണ്, മറിച്ച് അതെങ്ങനെ സ്ഥിതി ചെയ്യുന്നു? സർവത്തിനും ആധാരമായി സ്ഥിതി ചെയ്യുന്നു എന്ന് കൽപ്പിക്കാം. ആധാര ആധേയ ബന്ധം മനസ്സിലുള്ള ഒരു ജീവന് ഈശ്വരനെ ആധാരഭാവത്തിൽ കൽപ്പിക്കാം, ഒരിക്കലും ആധേയഭാവത്തിൽ അതിനെ കൽപ്പിക്കാൻ സാധ്യമല്ല. അത് സർവഭൂതങ്ങൾക്കും ആധാരഭാവത്തിലിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്താണ്? നചാഹം തേഷവസ്ഥിത, ഞാൻ അതിൽ സ്ഥിതി ചെയ്യുന്നില്ല. മറിച്ച് മസ്താനി സർവഭൂതാനി, സർവഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് പറയുന്നതിനു വേണ്ടി ഈശ്വരന്റെ അസ്തിത്വത്തെ ജഗത്തിൽ അനുസ്യൂതമായി ജീവൻ കാണുന്നതിന് വേണ്ടി, ദർശിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ജീവന്റെ മനസ്സിന് ഒരു ശീലം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇക്കാര്യം പലതരത്തിൽ പറയുന്നത്. ഇനി ഇത് തന്നെ മറ്റൊരു തരത്തിൽ പറയും. അവ്യക്തമൂർത്തിന മയ, അവ്യക്തമൂർത്തിയായിരിക്കുന്ന എന്നാൽ ഇതം സർവം ജഗത്തതം, ഈ സമ്പൂർണ്ണ ജഗത്തും വ്യാപിച്ചിരിക്കുന്നു. സർവഭൂതാനി മസ്ഥാനി, സർവപ്രാണികളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു. അഹം തേഷ്ണാവസ്ഥിത, ഞാൻ അവയിൽ സ്ഥിതി ചെയ്യുന്നവനല്ല. മയാ തദമിതം സർവം ജഗത് അവ്യക്തമൂർത്തിന മസ്താനി സർവഭൂതാനി ന ചാഹം തേഷ്വസ്ഥിതഃ ന ച മസ്താനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭന്നജ ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവനഃ. അതേവ അസംസർഗത്വാത് മമ, ഞാൻ അസംസർഗിയാണ്, എനിക്കൊന്നിനോടും സംഘമില്ല, സംബന്ധമില്ല. നജമസ്താനി ഭൂതാനി ബ്രഹ്മാദീനി, മുമ്പ് പറഞ്ഞെന്താണ്? മസ്താനി സർവഭൂതാനി, സർവഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ പറയുന്ന എന്താണ്? നജമസ്താനി ഭൂതാനി, എന്നിൽ ഒരു ഭൂതങ്ങളും സ്ഥിതി ചെയ്യുന്നില്ല. ഈ രണ്ടും പരസ്പരവിരുദ്ധം പോലെ തോന്നും. അതെന്തുകൊണ്ടാണ് തോന്നുന്നത്? തത്വചിന്തയിൽ, പ്രത്യേകിച്ച് ഈശ്വരതത്വത്തെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിക്കുന്നതായി കാണാം. പറയുമല്ലോ, അത് അസ്ഥൂലം അനണു, സ്ഥൂലമല്ല എന്നാണോ അതെല്ലാം, തതേ ചതി തന്നേ ചതി, ചലിക്കുന്നു എന്നാൽ അത് ചലിക്കുന്നില്ല, ഇത്തരത്തിൽ പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആത്മതത്വം ഈശ്വരതത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ അത് അത്യധികം സൂക്ഷ്മമാണ്. ആ സൂക്ഷ്മതയിൽ ശ്രോതാവിനത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ശ്രോതാവ് എപ്പോഴും തന്നെ ഗ്രഹിക്കുന്നത് സ്ഥൂലമായ ഭാവങ്ങളിലാണ്. സ്ഥൂലമായ ഭാവങ്ങളിൽ സ്ഥൂലമായ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു. പക്ഷെ വെളിപ്പെടുത്തുന്നത് സൂക്ഷ്മമായ തലങ്ങളായിരിക്കും. പ്രാഥമികമായി ഒരു ബുദ്ധിക്ക് ആ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് കടന്നെത്താൻ കഴിയത്തില്ല. എപ്പോഴും വെളിപ്പെടുത്തുന്നത് ആ സൂക്ഷ്മത്തെ തന്നെയാണ്, പക്ഷെ ഗ്രഹിക്കുന്നത് സ്ഥൂലമായ തലങ്ങൾ. അവിടെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ആ സ്ഥൂലത്തെ പിന്തള്ളി ക്രമേണ ആ ശ്രോതാവിന്റെ പക്വത അനുസരിച്ച് അയാൾ മുന്നിലേക്ക് മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ താൻ ആദ്യം ധരിച്ചതിനെല്ലാം നിരാകരിക്കേണ്ടി വരും. ഇവിടെ ഒന്നിലും സ്ഥായിയായി പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. താൻ അതിന്റെ പരമാർത്ഥത്തെ ഗ്രഹിച്ചിരിക്കുന്നു എന്നൊരു ബുദ്ധിക്ക് അഭിമാനിക്കാൻ കഴിയത്തില്ല. കാരണം അഭിമാനങ്ങളെല്ലാം തിരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ ആദ്യം നമ്മൾ ധരിച്ചതും പിന്നീട് ധരിക്കുന്നതുമായി പരസ്പര വിരോധമുള്ളതുപോലെ തോന്നും. നേരത്തെ ഇങ്ങനെയല്ലോ പറഞ്ഞത് എന്ന് തോന്നും. ഇവിടെ ഭഗവാൻ പറഞ്ഞത് എന്താണ്? മസ്താനി സർവഭൂതാനി, എന്നിലാണ് സർവപ്രാണികളും സ്ഥിതി ചെയ്യുന്നത്, ഞാൻ സർവത്തിനും ആധേയമായി സ്ഥിതി ചെയ്യുന്നു. അടുത്തെന്ന് പറയുന്നു, നജ മസ്താനി ഭൂതാനി, എന്നിൽ ഒന്നും സ്ഥിതി ചെയ്യുന്നില്ല. മുമ്പ് പറഞ്ഞതിനെ തൊട്ട് അടുത്ത് തന്നെ മാറ്റി പറയും. കുറച്ചുകൂടി സൂക്ഷ്മമായ തലത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അത് വ്യക്തമാകാൻ പ്രയാസമുണ്ടാകും. പറയുന്നത് വ്യക്തമായിട്ടാണ്, പക്ഷെ വ്യക്തമാകാൻ പ്രയാസമുണ്ടാകും. അതാണ് പറയുന്നത് എന്താണ്? പശ്യമേ യോഗം ഐശ്വരം യുക്തിം ഘടനം മേ മമ ഐശ്വരം ഈശ്വരസ്യ ഇമം ഐശ്വരം യോഗം ആത്മനോ യാഥാത്മ്യം. എൻ്റെ ആ യാഥാത്മ്യം വാസ്തവസ്വരൂപം ഐശ്വരം ഈശ്വരൻ്റെ ഐശ്വര്യമായ ഭാവം, അതാണ് ഐശ്വര്യം. യോഗം ആ തത്വം, അതിങ്ങനെ മനസ്സിലാക്കുക എന്നർത്ഥം. രണ്ടു തരത്തിലും നിനക്ക് മനസ്സിലാക്കും. രണ്ടു തരത്തിലൂടെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു തത്വത്തെ തന്നെ, പക്ഷേ ആദ്യം അങ്ങനെ മനസ്സിലാക്കുക എന്താണ്? ഞാൻ സർവത്തിനും ആധാരമായി സ്ഥിതി ചെയ്യുന്നു. പക്ഷെ സർവത്തിനും ആധാരമായി സ്ഥിതി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ആധാരമായിരിക്കുന്ന വസ്തുവും ആധേയമായിരിക്കുന്ന വസ്തുവും തമ്മിലൊരു ബന്ധം വരും. അതാണ് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നിടത്തെല്ലാം ഒരു ഇവിടെ പറയുന്ന എന്താണ്? യുക്തിയും ഘടനം. ഈ ഈശ്വരീയമായ ഈ യുക്തിയിൽ ഒരു യുക്തിഭംഗം അനുഭവപ്പെടും. എന്തുകൊണ്ടാണ്? സാധാരണ ആരും ചോദിക്കുന്ന ചോദ്യമാണ്. ഈ തത്വ ചിന്തകന്മാരും ശാസ്ത്രങ്ങളും എല്ലാം പലതവണ ചോദിക്കുന്ന ചോദ്യമാണ്. ഈശ്വരൻ സൃഷ്ടികർത്താവാണെങ്കിൽ ഈ സൃഷ്ടിയിൽ എങ്ങനെ ഈ അനീതികൾ വന്നു, വൈരുദ്ധ്യങ്ങൾ വന്നു? കാരണം ഈശ്വരനെ കുറിച്ചുള്ള സങ്കല്പം എന്താണ്? അത് പൂർണ്ണനാണെന്നാണ്. പൂർണ്ണനായ ഈശ്വരനിൽ നിന്ന് എങ്ങനെ അപൂർണമായ സൃഷ്ടി എങ്ങനെ ഉണ്ടായി? പൂർണ്ണൻ സൃഷ്ടിക്കേണ്ടത് പൂർണ്ണത്തെയായിരിക്കണമെന്ന്, അങ്ങനെയല്ല കാണുന്നത്. അതുകൊണ്ട് എന്ത് കണക്കാക്കാം? ഈ സൃഷ്ടിയിൽ അപൂർണത കാണുന്നു, അതുകൊണ്ട് പൂർണ്ണനായ ഒരു സൃഷ്ടികർത്താവ് ഇതിന്റെ പിന്നിൽ വരാൻ ന്യായമില്ല എന്ന് ആ പ്രശ്നം തന്നെയാണ് ഇവിടെയും ചർച്ച ചെയ്യുന്നത്. അത് തന്നെയാണ്, ആ രീതിയിലല്ലെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരുന്നു. ഒന്ന് പറയുന്നു എന്താണോ? താൻ സർവത്തിനും ആധാരമായിരിക്കുന്നു. അടുത്തതിനെ നിഷേധിക്കുന്നു. ഇതിനിയും പറയും. വേറെ ഭാഗത്ത് മുമ്പും പറഞ്ഞിട്ടുള്ള എന്താണോ? വിദ്യാകർത്താരം അവ്യയം. ഇവിടെ അടുത്ത് വീണ്ടും പറയും എന്താണ്? ഞാൻ തന്നെയാണ് ഇതിനെല്ലാം സൃഷ്ടിക്കുന്നത്. അടുത്ത പടി പറയും എന്താണ്? ഞാൻ എന്നെ അകർത്താവായി മനസ്സിലാക്കുക, ഞാനൊന്നും സൃഷ്ടിക്കുന്നില്ല. അപ്പോൾ പരമാർത്ഥ സ്വരൂപത്തിൽ ഈശ്വരൻ എന്താണ്? നജമസ്താനി ഭൂതാനി, എന്നിലൊന്നും തന്നെ ഇല്ല. എന്നിലൊരു ഭൂതങ്ങളും ഒരു പ്രാണികളും എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല. അവിടെ ആധാരാധേയ ഭാവത്തിൽ കൽപ്പിക്കാനൊന്നുമില്ല. അതാണ് പരമാർത്ഥ തത്വം. ഒന്നിനെയും ഇവിടെ പരമാർത്ഥത്തിൽ സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ സൃഷ്ടി ആണത്, സൃഷ്ടിയോടാണത് പറയുന്നത്, സൃഷ്ടിച്ചിട്ടില്ലെന്ന്. അങ്ങനെ പറയുന്നിടത്ത് ഒരു യുക്തിഭംഗം വരും. അതിന് സമാനം പറയുന്ന എന്താണ്? ഇത് ഐശ്വര്യം, ഈശ്വരീയമായ യുക്തിയാണ്. ഐശ്വര്യമായ യുക്തി ജീവന് ജീവന്റെ യുക്തിക്ക് നിരക്കുന്നതല്ല. ജീവന്റെ യുക്തിയിൽ, ജീവന്റെ ബുദ്ധിയിൽ അത് അതിന്റെ സ്വരൂപം വെളിപ്പെടുന്നതല്ല. അങ്ങനെ പറയുന്നു യോഗം ഐശ്വര്യം. ഇതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റും. അത് തന്നെയാണ് വേറെ തരത്തിൽ മായ എന്ന് പറയുന്നത്. സൃഷ്ടി മായാമയം എന്ന് പറയുന്ന ഇതാണ്. സൃഷ്ടി മായാമയം എന്ന് പറയും. ആചാര്യസ്വാമികൾ പറയും അത് ഇന്ദ്രജാലം പോലെയാണ്, അല്ലെങ്കിൽ മരുമരീചിക പോലെയാണ്, ആകാശ കുസുമം പോലെയാണ്, ഗന്ധർവ നഗരം പോലെയാണ്. അങ്ങനെ നിരവധി ഉപമകൾ, ഉദാഹരണങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ അതിനുവേണ്ടി പറയും. അതെല്ലാം കൊണ്ട് മനസ്സിലാക്കിക്ക ശ്രമിക്കുന്ന എന്താണോ, ചിലർ പറയും അല്ല ശങ്കരാചാര്യർക്ക് തെറ്റുപറ്റി, ഈ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ പ്രപഞ്ചം ഇതൊക്കെ എങ്ങനെ മിഥ്യയെന്ന് പറയാൻ പറ്റും, അത് മായ എന്നങ്ങനെ പറയാൻ പറ്റും. പറയുന്നതിൻ്റെ താല്പര്യം ഇതാണ്, എന്താണോ അതിന് ഇത്രയും അർത്ഥമുള്ളൂ, ഒരിക്കലും അത് ജീവന്റെ ബുദ്ധിക്ക് പിടികിട്ടുന്നതല്ല. ജീവന്റെ ബുദ്ധി അതിനെ അളക്കാൻ പര്യാപ്തമല്ല. അതുകൊണ്ടാണ് അതിന് മായാമയം എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ഇന്ദ്രജാലക്കാരൻ വന്നു വന്ന് ഇന്ദ്രജാലം കാണിക്കുന്നത് പോലെയാണ് എന്നുള്ള അർത്ഥത്തിലല്ല അത് പറയുന്നു. ജീവൻ ഒരിക്കലും ഇത് വ്യക്തമാകത്തില്ല. ജീവന്റെ ബുദ്ധിക്ക് ഒരിക്കലും ഈ രഹസ്യം, സൃഷ്ടിയുടെ രഹസ്യം ഒരിക്കലും പിടികിട്ടത്തില്ല. അതിന് പല ഊഹാപോഹങ്ങളും നിഗമനങ്ങളും എല്ലാം എത്തിച്ചേരാൻ പറ്റും. അതൊന്നും ആത്യന്തികമായിരിക്കത്തില്ല, പാരമാർത്ഥികം ആയിരിക്കത്തില്ല. കാരണം എന്തുകൊണ്ട്? ഈ അനന്തമായിരിക്കുന്ന, അപരിമിതമായിരിക്കുന്ന ഈശ്വര തത്വത്തിൻ്റെ മുമ്പിൽ ഈ ജീവന്റെ ബുദ്ധി വളരെ തുച്ഛം, വളരെ നിസ്സാരമാണ്. നിസ്സാരമായിരിക്കുന്ന ഒന്നുകൊണ്ട് അനന്തതയെ ഒരിക്കലും അളക്കാനൊക്കത്തില്ല, മനസ്സിലാക്കാനൊക്കത്തില്ല. ഈ പരിമിതിയെ ജീവൻ ഒരിക്കലും വിടാനും കഴിയത്തില്ല. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള ബന്ധം, കാരണമായിരിക്കുന്ന ഈശ്വരനും കാര്യമായിരിക്കുന്ന ഈ ജീവനും തമ്മിലുള്ള ബന്ധം എന്താണോ അത് അനുവചനീയമാണ്, മായാമയമാണ്. അതുകൊണ്ട് പരമാർത്ഥത്തിൽ എന്താണോ അവിടെ ഈശ്വരൻ, അവൻ്റെ ഈശ്വരൻ സ്വതന്ത്രനായിരിക്കുന്നു, ഈശ്വരൻ നിർഗുണനായിരിക്കുന്നു, ഈശ്വരൻ അനന്തനായിരിക്കുന്നു, ഈശ്വരൻ അപരിച്ഛിന്നനായിരിക്കുന്നു എന്നെല്ലാം പറയുന്നതിൻ്റെ താല്പര്യം എന്താണോ, ഒരിക്കലും അത് ജീവന്റെ ബുദ്ധിക്ക് വശംവദനല്ല, ജീവന്റെ ബുദ്ധിക്കത് അധീനനല്ല. അതാണ് അതിൻ്റെ താല്പര്യം. ജീവന്റെ ബുദ്ധി കൊണ്ടൊരിക്കലും അതിനെ അളക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പറയുന്നു എന്താണ്, മസ്താനി സർവഭൂതാനി, സർവഭൂതങ്ങളും എന്നെ സ്ഥിതി ചെയ്യുന്നു, പക്ഷെ എന്നുവെച്ചാൽ മസ്താനി ഭൂതാനിയും, അത് പരമാർത്ഥമല്ല. ഞാൻ പറഞ്ഞത് ചിന്തയ്ക്കൊരു അവലംബം വേണം, അതിനുവേണ്ടി മാത്രമാണ് ശാസ്ത്രവും തത്വചിന്തയും എല്ലാം. അല്ല, ഒരിക്കലും അത് പരമാർത്ഥത്തെ വെളിപ്പെടുത്താനുണ്ട്. പരമാർത്ഥത്തെ ഒരിക്കലും അങ്ങനെ വെളിപ്പെടുത്താൻ സാധ്യമല്ല. അത് ഗ്രഹിക്കുന്നവനാണ് പരമാർത്ഥത്തെ പറയുന്നത്. അതാണ് ഭഗവാൻ പറയുന്നത്, ഇത് എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല, എന്നിൽ യാതൊന്നും സ്ഥിതി ചെയ്യുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല ഈ പ്രപഞ്ചവുമായിട്ട്. ഈശ്വരൻ എന്താണ്? ജീവന്റെ ബുദ്ധിയാണ് ബന്ധങ്ങളെ കൽപ്പിക്കുന്നത്. ഈശ്വരന് ജീവനുമായിട്ടുള്ള ബന്ധം, പ്രപഞ്ചവും ജീവനുമായിട്ടുള്ള ബന്ധം, പ്രപഞ്ചവും ഈശ്വരനുമായിട്ടുള്ള ബന്ധം, ഇത്തരം ബന്ധങ്ങളെല്ലാം കൽപ്പിക്കുന്നത് ഈ ബന്ധനസ്ഥനായ ജീവനാണ്. ഈശ്വരന് അങ്ങനെ ഒരു ബന്ധമില്ല സൃഷ്ടിയുമായിട്ട്. അത് പറയുന്നു നജമസ്ഥാനി ഭൂതാനി, അതുകൊണ്ട് എന്നിൽ ഒന്നും സ്ഥിതി ചെയ്യുന്നില്ല. അതാണ് പരമാർത്ഥം എന്ന് മനസ്സിലാക്കുക. അത് പശ്യമേ യോഗം ഐശ്വര്യം, നീ അത് മനസ്സിലാക്കുമെന്നാണ്. പശ്യ എന്ന് പറഞ്ഞാൽ അത്, അതാണ് ഗ്രഹിക്കേണ്ടത്, അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ മുഖ്യമായ തത്വം. അത് നീ മനസ്സിലാക്കൂ. ആത്മനോ യാഥാത്മ്യം പറയും, നീ പറയുന്നതിൻ്റെ പരമാർത്ഥം, പാരമാർത്ഥ്യം അതാണ് പറയുന്നു. തഥാജ ശ്രുതി അസംസൃഗിത്വാ അസംഗതാം ദർശയി, ഇത് തന്നെ ശ്രുതി വേറൊരു ഭാഷയിൽ പറയുന്നു എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അസംസർഗിത്വാ, ഈശ്വരൻ അസംസർഗിയാണ്, ഈശ്വരന് ഒന്നുമായിട്ടും ഒരു സംസർഗവും ഒരു ബന്ധവും. നമ്മൾ കൽപ്പിക്കുന്ന സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുന്നത് എന്താണോ, ഈ പ്രപഞ്ചത്തിനോട് ഈശ്വരന് സംഭവിക്കാമെന്നുള്ള ഒരു ബന്ധമാണ്. കേവലം അതൊരു സംഭാവ്യത മാത്രമാണ്, എന്നുവെച്ചാൽ അത് ഒരു വസ്തുതയല്ല. സൃഷ്ടി സംഹാരങ്ങൾ പറയുന്നു തഥാചാശ്രുതി അസംസർഗിത്വ, ഈശ്വരൻ അങ്ങനെ ഒരു സംസർഗമില്ല, ബന്ധമില്ല ഈ പ്രപഞ്ചവുമായിട്ട്. അതുകൊണ്ടെന്നാണ് അസംഗതാം, ഇവിടെയെല്ലാം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ശ്രുതിയായാലും ഭഗവാനായാലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എന്താണ്? അസംഗതയാണ്, ഈശ്വരന്റെ നിരപേക്ഷത. അതിനെയാണ് വെളിപ്പെടുത്തുന്നത്. അസംഗോ നഹി സജ്ജതേ, ഈശ്വരതത്വം അസംഗമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അത് അതിന് സംഘം വരുന്നില്ല, ബന്ധമുണ്ടാകുന്നില്ല. സൃഷ്ടി സംഹാര വ്യാപാരങ്ങളുമായി ഈശ്വരന് ബന്ധമുണ്ടാകുന്നില്ല. ഇതം ച ആശ്ചര്യം അന്യത് പശ്യൻ അന്യത് പശ്യ പറയുന്നു. ഇതിനെ കുറിച്ച് ഒന്നേ പറയാനുള്ളത് എന്താണ്? ആശ്ചര്യം ഐശ്വര്യം എന്ന് പറഞ്ഞതാണ്. ഇതൊരാശ്ചര്യമാണ്. ഈ ആശ്ചര്യത്തെയാണ് മായ എന്ന് പറയുന്നത്. വിശദീകരിക്കാൻ കഴിയുന്നില്ല, ബുദ്ധിക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്തതാണ്. അതുകൊണ്ട് പറയുന്നു ഐശ്വര്യം എന്ന് പറയുന്നു. പശ്യ ഭൂതഭർത്ത അസംഗോപി സൻഭൂതാനുഭവർത്തി, അസംഗനാണ്, ഒരു സംബന്ധമില്ലാത്തവനാണ്. ഒരു സംബന്ധമില്ലാത്തവൻ ആണെങ്കിൽ പിന്നെ ഇതെല്ലാം എവിടെ നിൽക്കുന്നു? ബുദ്ധി, സ്ഥൂലമായ ബുദ്ധിക്ക് ഒരു സമാധാനം വേണം. ബുദ്ധി സ്ഥൂലമായ ബുദ്ധിയിലാണ് സംശയം വരുന്നത്, വിപരീയം വരുന്നത്, അജ്ഞാനം വരുന്നത്. അപ്പോൾ ആ ബുദ്ധിയെ സമാധാനിപ്പിക്കും. അതിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നു എന്താണ്? സൻഭൂതാനി വിഭർത്തി, ഇത് ഒന്നിനെയും ധരിക്കുന്നില്ലെങ്കിലും സർവത്തെയും ധരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനുള്ള ഒരു സമാധാനം വേണം. ഇതെങ്ങനെ നിലനിൽക്കുന്നു? സൃഷ്ടിയില്ലാതെ ഇതെങ്ങനെ സംഭവിക്കുന്നു? പറയുന്നു എന്താണ്? അസംഗനാണെങ്കിലും, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും ഇതെല്ലാം നിൽക്കുന്നു. അതിന് ഭാഷ്യകാരൻ പറയുന്ന എന്താണോ, ഇതെല്ലാം സംഭവിച്ചതുപോലെ തോന്നുന്നു, ഒരു തോന്നലാണ്. എന്നുവെച്ചാൽ ഭൂതസ്ഥ ഈശ്വരൻ ഇതിൽ സ്ഥിതി ചെയ്യുന്നില്ല. പറയും ഈശ്വരൻ സർവഭൂതങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. എന്തിന്? ആ ഈശ്വര തത്വത്തിന്റെ സാമീപ്യം ജീവന് വെളിപ്പെടാൻ വേണ്ടിയിട്ട്. ഈശ്വര തത്വത്തിന്റെ സാമീപ്യം അവനവന്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നതിന് വേണ്ടി പറയുന്നതാണ് അത് ഭൂതസ്ഥനാണ് എന്ന് പറയുന്നു. പക്ഷെ പരമാർത്ഥത്തിലാണെങ്കിലും അത് ഭൂതസ്ഥനല്ല, നിരാശ്രയനാണത്. അപ്പോൾ എങ്ങനെ അതിന് ഭൂതങ്ങളിലിരിക്കാൻ പറ്റും? ആശ്രയീഭാവം എന്ന് പറയുന്നത് ബുദ്ധിയുടെ കൽപ്പനയാണ്. എല്ലാം ബുദ്ധി കൽപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള കൽപ്പനയിൽ നമ്മൾ അത് സർവത്തിൽ സ്ഥിതി ചെയ്യുന്നതായി കൽപ്പിക്കുന്നു. വാസ്തവത്തിൽ അങ്ങനെയല്ല. യഥോക്തിന് ന്യായന ദർശിതത്വ ഭൂതസ്ഥത്വ അനുഭവത്തിൽ ഈശ്വരൻ അസംഗനായിരിക്കുന്ന ഈശ്വരന് ഈ സൃഷ്ടിയുമായിട്ട് എങ്ങനെ സംബന്ധം വരും? അത് വരത്തില്ല എന്നുള്ള യുക്തി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. യഥോക്തേന ന്യായേന, അതിന്റെ അസംസർഗിത്വം, അതിന്റെ അസംഗത, അതിന്റെ നിരപേക്ഷത. അതുകൊണ്ട് തന്നെ എന്താണ്? അതിന് പ്രപഞ്ചവുമായി യാതൊരു ബന്ധവുമില്ല. അത് ഒരിടത്തും ഇരിക്കുന്നില്ല. ഇരിപ്പിടം വേണ്ടത് ഭൗതികമായ പരിച്ഛിന്നമായ വസ്തുക്കൾക്കാണ്. നിസ്സംഗമായിരിക്കുന്ന ഈശ്വര തത്വത്തിന് ഒരു ഇരിപ്പിടം ആവശ്യമില്ല. കഥം പുനരുച്ചതി അസു മമ ആത്മീയതി വിഭജ്യ ദേഹാദി സംഘാതം തസ്മിൻ അഹങ്കാരം അധ്യാരോപ്യ ലോകബുദ്ധിം അനുസരൻ വ്യപദിശതി മമ ആത്മീയതി ന പുനരാത്മന ആത്മാ അന്യേതി ലോകബുദ് അജാനൻ. പക്ഷെ എല്ലാവരും പറയാറുണ്ടല്ലോ, എന്റെ ആത്മാവ് പുനരുച്ചതി അസു മമ ആത്മീയതി, അങ്ങനെ പറയാറുണ്ടല്ലോ, എന്റെ ആത്മാവാണ് എന്ന് പറയാറുണ്ട്. അവനെന്റെ സ്വരൂപമായിരിക്കുന്നു എന്ന് പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഈശ്വരൻ ഹൃദയത്തിലിരിക്കുന്നു എന്ന് പറയാറുണ്ട്. ഈശ്വരൻ ഒരിടത്തും ഇരിക്കുന്നില്ലെന്ന് ഇപ്പൊ പറഞ്ഞിരിക്കുന്നു. പരമാർത്ഥം ഇതെന്താണ് ഇങ്ങനെ പറയുന്നത് പറയുന്നു? വിഭജ്യ ദേഹാദി സംഘാതം, ഓരോരുത്തരും ഞാൻ വേറെ നീ വേറെ എന്ന് ഈ ശരീരത്തെ അപേക്ഷിച്ച് ഭേദത്തോടുകൂടി സർവത്തെയും അറിയുന്നു. അങ്ങനെ അറിഞ്ഞിട്ട് തസ്മിൻ അഹങ്കാരം അധ്യാരൂപ്യ, അങ്ങനെ അറിയുന്നവൻ ആ ജീവഭാവം തന്നിൽ തന്നെ, ആ ദേഹത്തിൽ തന്നെ ഞാനെന്നുള്ള ഭാവത്തെ കൽപ്പിച്ചിട്ട് അങ്ങനെ ഒന്ന് കൽപ്പിക്കുന്നു. കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരാൾ ബോധപൂർവം ഇരുന്ന് സങ്കല്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, സഹജമായി എങ്ങനെ സംഭവിച്ചു പോകും, അനാദിയായി സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ജന്മനാൾ തന്നെ അത് അങ്ങനെ സംഭവിച്ചു പോകും, അല്ലെങ്കിൽ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുന്ന സമയം തന്നെ അവൻ സ്വേച്ഛയായി പരാധീനനായി, പരാധീനത എന്താണ്, മായാവശമ്മതനായി സ്വയം അങ്ങനെ സംഭവിച്ചു പോകുന്നു. ഞാനെന്നുള്ള ഭാവത്തെ കൽപ്പിക്കുന്നു അഹങ്കാരം അധ്യാരോപ്യ ലോകബുദ്ധിം അനുസരൻ പറയും. പിന്നീടവൻ പിന്തുടരുന്ന എന്തിനെയാണ്, ഈശ്വരബുദ്ധിയല്ല, ഈശ്വരഭാവത്തെയല്ല, ലോകബുദ്ധി മായാസൃഷ്ടമായിരിക്കുന്ന അവന്റെ ഈ ബുദ്ധി അനുസരൻ വ്യപതിശതി, അവൻ പറയുന്നു, ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, മമ ആത്മേതി എന്റെ ആത്മാ എന്റെ ആത്മാവ് എന്നിങ്ങനെ പറയുന്നു. പുനരാത്മന ആത്മാ അന്യ ഇതി ലോകവത് അജാനൻ പറയും. മറിച്ച് ആത്മന ആത്മാ അന്യ തന്നിൽ നിന്ന് വാസ്തവത്തിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല. സാധാരണ ഒരു മനുഷ്യൻ താൻ എന്ന് പറയുമ്പോൾ അത് ആത്മാവിനെ കുറിക്കുന്നുവെന്നോ ആത്മാവ് താനാണെന്നും അല്ലെങ്കിൽ തന്നിൽ നിന്ന് അന്യമായൊരു ആത്മാവ് ഉണ്ടെന്നോ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ചിന്തിക്കുന്നില്ല. അത്തരം തത്വചിന്തയെ അവലംബിച്ചിട്ടല്ല പറയുന്നത്. അജാനൻ ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്തവനായി അവൻ പറയുന്നു എന്റെ ആത്മാവ് അല്ലെങ്കിൽ ഞാൻ ആത്മാവ്. ഞാൻ ആത്മാവെന്ന് പറയുന്നിടത്തും ഈ കുഴപ്പമുണ്ട്, എന്റെ ആത്മാവെന്ന് പറയുന്നിടത്തും, രണ്ടിടത്തും എന്താണ് ഈ ആത്മതത്വത്തെ ധരിച്ചിട്ടുള്ള ഒരുവൻ പറയുന്നത് അല്ലെങ്കിൽ ഈശ്വരതത്വത്തെ ധരിച്ചിട്ടുള്ള പറയുന്നത്. അതെല്ലാം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തഥാ ഭൂതഭാവന ഭൂതാനി ഭാവേതി ഉത്പാദയേതി വർദ്ധയേതി വാ ഭൂതഭാവന. സൃഷ്ടിക്കൊരു സമാധാനം വേണം, സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക്. ഈശ്വരതത്വം അസംഗമായി നിർലേപമായും ഇരിക്കുന്നു. ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ ഭഗവാൻ പറഞ്ഞു എന്താണ്, മയാധ്യക്ഷേണ പ്രകൃതി സുയതി സചരാചരം, എന്നെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട്, എന്നെ അധ്യക്ഷനാക്കി നിർത്തിക്കൊണ്ട് ഈ സൃഷ്ടിക്കും സൃഷ്ടാവനും ഇടയിൽ ഒരു ശക്തി, അതാണ് പ്രകൃതി മായ എന്നെല്ലാം പറയുന്നു. അത് ഇതിനെ ഈ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു ആണ്. അതിനെ ആശ്രയിച്ചുകൊണ്ട് പറയും തഥാഭൂതഭാവന. ഈ ജീവൻ ഈ പ്രപഞ്ചത്തെ കാണുന്നുണ്ടെങ്കിൽ, ജീവന്മാരെ കാണുന്നുണ്ടെങ്കിൽ, സൃഷ്ടിയെ കാണുന്നുണ്ടെങ്കിൽ, തീർച്ചയായും അപ്പോൾ അവിടെ സൃഷ്ടികർത്താവായി നിൽക്കുന്നത് ഞാൻ തന്നെ. അതിനെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ സൃഷ്ടികർത്താവല്ല, അസംഗനാണ്. അതിനെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ സൃഷ്ടികർത്താവായിരിക്കും, ഭൂതഭാവനായിരിക്കുന്നു. ഭൂതാനുഭാവയതി ഉത്പാദയതി വർദ്ധയതി, സൃഷ്ടിക്കുന്നു, അതിനെ നിലനിർത്തുന്നു, വളർത്തുന്നു, നശിപ്പിക്കുന്നു, അങ്ങനെ ഭൂതഭാവനായിരിക്കുന്നു. ഇതെല്ലാം ഒരിടത്തെങ്ങനെ യോജിക്കും എന്നാണ് പറഞ്ഞത്. പശ്ചിമേ യോഗം ഐശ്വര്യം, എൻ്റെ ഈശ്വര്യമായ ഭാവത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നു. അത് കർത്താവായും അകർത്താവായും ഇരിക്കുന്നു. ജീവന്റെ അജ്ഞേയമായിരിക്കുന്ന ജീവന്റെ അജ്ഞാനകൃതമായിരിക്കുന്ന ജീവന്റെ ആ ഭാവന, ആ ഭാവനയ്ക്കനുസരിച്ച് ഇവിടെ അത് അവൻ കർത്താവും അകർത്താവുമായിരിക്കുന്നു, സംഖ്യയും അസംഖ്യയുമായിരിക്കുന്നു. അതിനൊരു സമാധാനമുള്ളൂ, എന്താണ്, അത് ഐശ്വര്യമായ ഭാവമാണ്, ഈശ്വരീയമായ ഭാവമാണ്. അതെല്ലാം വെളിപ്പെടുത്തുന്ന എന്താണ്, ആ ബുദ്ധിയുടെ പരിമിതിയാണ്. ജീവൻ അതിൽ അഭിമാനിക്കാതിരിക്കുന്നതിന്, അതിൽ അഹങ്കരിക്കാതിരിക്കുന്നതിന് വേണ്ടി അതിനിവിടെ വെളിപ്പെടുത്തുകയാണ്. നമസ്താനി ഭൂതാനി എന്നിൽ ഒന്നും തന്നെ പരമാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നില്ല. മേ എന്റെ ഐശ്വര്യം യോഗം പശ്യ, എന്റെ ഈശ്വരീയമായ യോഗത്തെ നീ കാണൂ. ഇവിടെ യോഗം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ഈ അസംഭവം സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് ജീവന്റെ ബുദ്ധിക്ക് തോന്നുന്ന ഈ കാര്യങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. ആ ശക്തി, ആ കഴിവ്, അതിനാണ് യോഗം എന്ന് പറയുന്നത്. ഇതുതന്നെയാണ് മായയെന്നും പ്രകൃതിയെന്നും എല്ലാം പറയുന്നത്. ഭൂതഭം നജ ഭൂതസ്തു, ഞാൻ ഭൂതഭൃത്താണ്, എന്നാൽ ഭൂതങ്ങൾ സ്ഥിതി ചെയ്യുന്നില്ല. സർവഭൂതങ്ങളെയും ധരിക്കുന്നവനാണ് ഞാൻ. സർവഭൂതങ്ങളെ ഞാൻ എന്നെ നിലനിൽക്കുന്നു, പക്ഷെ ഒന്നും എന്നിലില്ല. ഞാൻ ഒന്നിനെ സ്ഥിതി ചെയ്യുന്നില്ല. മമാത്മാഭൂതഭാവന പറയും, ഞാൻ സർവത്തിനും സ്വരൂപമായിരിക്കുന്നു. ഞാൻ തന്നെയാണ് സർവത്തെയും സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും നിലനിർത്തുന്നതും എല്ലാം. നമസ്താനി ഭൂതാനി പശ്യമേ യോഗം ഐശ്വരം ഭൂതഭന്നജ ഭൂതസ്ഥോ മമാത്മാഭൂതഭാവന. യഥാകാശസ്ഥിതോ നിത്യം വായുസർവത്ര ഗോമഹാൻ തഥാ സർവാണി ഭൂതാനി നമസ്താനീത്യുപധാരയ. യഥോക്തേന ശ്ലോകദ്വയേന ഉക്താർത്ഥം ദൃഷ്ടാന്തേന ഉപാദേൻ ആഹ. മുമ്പ് രണ്ട് ശ്ലോകങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ അതിനെ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുന്നു. മുമ്പ് രണ്ട് ശ്ലോകങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഒന്ന്, പ്രധാനമായി പറഞ്ഞിരിക്കുന്ന എന്താണ്? ഈശ്വരൻ അസംഗനായിരിക്കുന്നു, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ അവിടെ നടക്കുന്നതായി ജീവനൻ കൽപ്പിക്കുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ ഈശ്വരൻ അതിൽ നിന്നെല്ലാം അതീതനായി തന്നെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് വെളിപ്പെടുത്തുന്ന എന്താണോ ഈശ്വര തത്വം ജീവന്റെ ബുദ്ധിക്ക് വെളിപ്പെടുത്തുന്ന ഒന്നല്ല. ജീവന്റെ ബുദ്ധിക്ക് ഒരിക്കലും അത് പ്രകാശിക്കുന്ന ഒന്നല്ല. ജീവന്റെ ബുദ്ധിയിൽ അതിന് സംബന്ധിച്ച് ജീവന്റെ എല്ലാ കൽപ്പനകളും അത് പരിമിതമാണ്. ഈശ്വരൻ അങ്ങനെ, ഇതാണ് അതിൻ്റെ പരമമായി താല്പര്യമായി ഇവിടെ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈശ്വരൻ നിസ്സംഗനാണ്, അസംഗനാണ്, ഈശ്വരൻ അതീതനാണ് എന്നെല്ലാം പറയുന്നതിൻ്റെ താല്പര്യം അതാണ്. എന്തിൽ നിന്ന് അസംഗനായിരിക്കുന്നു? ഈ ജീവബുദ്ധിയിൽ നിന്നും. എന്തിൽ നിന്ന് അതീതനായിരിക്കുന്നു? ജീവന്റെ സങ്കല്പങ്ങളിൽ നിന്നും. അതിന് ഒരു ദൃഷ്ടാന്തം പറയുന്നു. യഥാ അലോകി ആകാശസ്ഥിത ആകാശസ്ഥിത നിത്യം സദാ വായു സർവത്ര ഗച്ഛതി. ഈ വായു ആകാശത്തിൽ സ്ഥിതനാണ്. ആകാശം എന്ന് പറയുന്ന ആലംബനത്തെ ആശ്രയിച്ചുകൊണ്ടാണ് വായു ചലിച്ചുകൊണ്ടിരിക്കുന്നത്. സർവത്രഗഹ, സർവത്ര ചലിക്കുന്നതായി നമ്മൾ കാണുന്നു. നമ്മുടെ അറിവിൽപ്പെട്ടിടത്ത് അത് ചലിക്കുന്നതായി നമ്മൾ കാണുന്നു. മഹാൻ പരിമാണത, അത് സർവത്ര കാണുന്നുണ്ട്. വലുതായി തഥാപി ആകാശവത് സർവഗതയുമായി അസംശ്ലേഷനൈവ ചിദാനി ഇത്യവും ഉപധാര വിദാനീഹി. അവിടെ എങ്ങനെയാണോ വായുവിന് ചലിക്കുന്നതിന് ആകാശം ഒരു ആധാരമായി സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ ഞാൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വായുവിന്റെ ചലനങ്ങൾ കൊണ്ട് ആകാശം ചലിക്കുന്നില്ല. വായുവിന്റെ ഗന്ധങ്ങൾ കൊണ്ട്, സുഗന്ധമായാലും ദുർഗന്ധമായാലും, അതുകൊണ്ട് ആകാശത്തിൽ സുഗന്ധ ദുർഗന്ധങ്ങൾ ഉണ്ടാകുന്നില്ല. വായുവിലുണ്ടാകുന്ന മാലിന്യങ്ങൾ കൊണ്ട് ആകാശത്തിൽ യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങളും ഉണ്ടാകുന്നില്ല. വായുവിലെ വികാരങ്ങൾ കൊണ്ട് ആകാശത്തിൽ യാതൊരു തരത്തിലുള്ള വികാരങ്ങളും ഉണ്ടാകുന്നില്ല. അതുപോലെ ഈശ്വരതത്വം ഈ ജീവന്റെ സർവവിക്രിയകൾ, ജീവന്റെ വികാരങ്ങൾ, ജീവന്റെ വികാരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അവന്റെ ചിന്തയാണ് മുഖ്യമായി, അവന്റെ സങ്കല്പങ്ങളാണ്, അവന്റെ മാനസിക ഭാവങ്ങളാണ്. ഈ മാനസിക ഭാവങ്ങൾക്കെല്ലാം അതീതനായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ഈശ്വരൻ സൃഷ്ടികർത്താവ് എന്ന് കൽപ്പിക്കുമ്പോൾ തന്നെ പരമാർത്ഥത്തിൽ അത് സൃഷ്ടികർത്താവ് അല്ലാതെയും ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സൃഷ്ടിയിലെ യാതൊരു ദോഷവും ഈശ്വരൻ ആരോപിക്കാൻ സാധ്യമല്ല. പരമാർത്ഥത്തിൽ ജീവൻ സൃഷ്ടിക്കുന്ന ഓരോ വസ്തുക്കളെ ആ സൃഷ്ടിയിൽ വരുന്ന ഗുണത്തിനും ദോഷത്തിനും ആ ജീവന് ഉത്തരവാദിത്വമുണ്ട്. എന്തുകൊണ്ട്? അവിടെ സൃഷ്ടി പരമാർത്ഥമാണ് ജീവനെ സംബന്ധിച്ച്. പക്ഷെ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സൃഷ്ടി പരമാർത്ഥമല്ല. അതുകൊണ്ട് തന്നെ ആ സൃഷ്ടികർത്താവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം പരമാർത്ഥമല്ല. അതിന് അങ്ങേയറ്റം അതിനെക്കുറിച്ച് പറയാമെന്നുള്ളത് എന്താണ്? അനുവചനീയമാണ്. അതുകൊണ്ട് ഈ സൃഷ്ടിയിലുള്ള ഗുണദോഷങ്ങൾക്ക് ഈശ്വരന് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ല. അതുകൊണ്ട് സൃഷ്ടി ഏത് തരത്തിലുമാകും, അത് കല്പിതമാണ്. കല്പിതമായ സൃഷ്ടിക്ക് ഏത് ഭാവങ്ങളും വരാം. കാരണം കല്പന എന്ന് പറയുന്നത് മനസ്സിന്റെ ഭാവമാണ്. ഏത് ഭാവങ്ങളും ആ സൃഷ്ടിയിൽ വരാം. അതിന് ഈശ്വരൻ അതിന് യാതൊരു ഉത്തരവാദിത്വമില്ല. അത് പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണ്, ഈശ്വരന്റെ സ്വഭാവമല്ല. അത് അസംശ്ലേഷണീവ, അത് സംശ്ലേഷരഹിതമായി തന്നെ, അതീതമായി തന്നെ, സർവദോഷ വിനിർമുക്തമായി തന്നെ സദാ ആ തത്വം നിലകൊള്ളുന്നു. ഇത്യുപധാരയ എന്നാണ് സൃഷ്ടിയെ സംബന്ധിച്ചും സൃഷ്ടികർത്താവിനെ സംബന്ധിച്ചും നീ മനസ്സിലാക്കേണ്ടത്. വിജാനീഹി എന്ന് പറഞ്ഞ് ഈശ്വരന്റെ അസംഗത, ജീവന്റെ മനസ്സിന്റെ അപ്രാപ്യത, അതിനെ ഒന്നുകൂടി ഇവിടെ വ്യക്തമാക്കുകയാണ്. യഥാ എപ്രകാരമാണോ ആകാശസ്ഥിത വായു, ആകാശസ്ഥിതനായിരിക്കുന്ന വായു, മഹാൻ വായു, സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഈ വായു നിത്യം സർവക സദാ സർവത്ര ചലിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നിട്ടും ആകാശം അതിൽ നിന്ന് അതീതനായിരിക്കുന്ന, അസംഗമായിരിക്കുന്നു. തഥാ അതുപോലെ സർവാണി ഭൂതാനി, സർവഭൂതങ്ങളും സർവജീവന്മാരും, മസ്താനി എന്നിട്ട് സ്ഥിതി ചെയ്യുന്നു എന്ന് നീ വ്യക്തമായി ധരിക്കൂ എന്ന് പറഞ്ഞ ഈശ്വരൻ തന്റെ പരമാർത്ഥത്തെ ഇവിടെ വ്യക്തമാക്കുകയാണ്. യഥാകാശസ്ഥിതോ നിത്യം വായു സർവത്ര ഗോമഹാൻ തഥാ സർവാണി ഭൂതാനി മസ്താനി ഇത്യുപധാരയ. ഈ സൃഷ്ടിസ്ഥിതിക്കെല്ലാം ഇതെല്ലാം പിന്നെ എന്ത് എങ്ങനെ സംഭവിക്കുന്നു, എന്താണ് ഇതിനൊക്കെയുള്ള സമാധാനം, അതാണ് അടുത്ത് പറയുന്നത്. സർവഭൂതാനി കൗന്ദേയ പ്രകൃതിം യാന്തി മാമികാം കൽപക്ഷയേ പുനസ്ഥാനി കൽപാദോ വിസൃജാമ്യഹം. ഏവം വായുരാകാശ ഏവ മൈ സ്ഥിതാനി സർവഭൂതാനി സ്ഥിതികാലി. സൃഷ്ടിക്കുന്നു, സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവ നിലനിൽക്കുന്ന ഇവിടെ എന്നിൽ തന്നെ, ഏതുപോലെ വായു ആകാശത്ത് സ്ഥിതി ചെയ്യുന്നതുപോലെ ആകാശത്തെ സ്പർശിക്കാതെ വായുവിനാകാശത്ത് സ്ഥിതി ചെയ്യാൻ കഴിയുന്നു. അതുപോലെ സർവഭൂതാനി സ്ഥിതികാലി, ഈ സ്ഥിതികാലത്ത് സർവഭൂതങ്ങളും എന്നെ സ്ഥിതി ചെയ്യുന്നു. താനി സർവാണി സർവഭൂതാനി കൗന്ദേയ, അത് പ്രകൃതിം ത്രിഗുണാത്മികാം അപരാം നികൃഷ്ടാം യാന്തി മാമികാം മതീയാം കൽപക്ഷയേ പ്രളയകാലി. പ്രകൃതിം യാന്തി ഭൂതാനി, ഇതെല്ലാം എവിടേക്ക് പോകുന്നു? പ്രളയകാലത്ത് സ്ഥിതി ചെയ്യുന്നവ എന്തിനെ ആശ്രയിച്ചാണോ ഇത് സൃഷ്ടമായത് അവിടേക്ക് പോകുന്നു. അതാണ് ത്രിഗുണാത്മികാം. ത്രിഗുണാത്മിക അപരയാണ്, നികൃഷ്ഠയാണ്, എന്റെ ശുദ്ധമായ പാരമാർത്ഥികമായ എന്റെ ഈ സ്വരൂപത്തിന് അപരയായി സ്ഥിതി ചെയ്യുന്നു. അതിന് വിരുദ്ധമായ സ്വഭാവങ്ങളോടുകൂടി സ്ഥിതി ചെയ്യുന്നു. എന്നുവെച്ചാൽ ഈ സൃഷ്ടിയിൽ കാണുന്ന എല്ലാ വൈരുദ്ധ്യങ്ങളോടും കൂടിയിരിക്കുന്നു. ആണ് അതിനെ നികൃഷ്ഠ എന്ന് പറഞ്ഞു. മാമികാം മതീയാം എന്റെ ആ പ്രകൃതി മായ അതിനെ പ്രാപിക്കുന്നു. കൽപക്ഷയെ എന്ന് വെച്ചാൽ എനിക്കതിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞതിനോട് വ്യക്തമാക്കുകയാണ്. എനിക്കും ഈ സൃഷ്ടിക്കുമിടയിൽ മറ്റൊരു ശക്തിയുണ്ട്. അത് എന്റേതായ ശക്തി തന്നെ പക്ഷെ അതാണിതെല്ലാം സംഭവിപ്പിക്കുന്നത്. പുനർഭൂയ താനി ഭൂതാനി ഉത്പത്തികാലേ കൽപ്പാത് വിസൃജാമ്യഹം ഉത്പാദയാമ്യഹം പുറവത്. നുവ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ സൃഷ്ടിക്കുന്നു, ഞാൻ സംഹരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ അസംഗതയെ, എന്റെ പൂർണ്ണതയെ, എന്റെ നിർഗുണതയെ ഭഞ്ജിക്കാതെ അതെല്ലാം നിറവേറ്റുന്നതായ ഒരു ശക്തിയുണ്ട്. അതാണ് എന്റെ പ്രകൃതി. അത് തന്നെയാണ് സംഹരിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും സൃഷ്ടിക്കുന്നു. ഭൂയഹ, ഒരു സംഹാരത്തിന് ശേഷം എപ്പോഴും ഒരു സൃഷ്ടി, ഒരു പ്രളയത്തിന് ശേഷമായിട്ടായിരിക്കും. താനി ഭൂതാനി ഉത്പത്തികാലി കൽപ്പാതോ, ഒരു കൽപ്പാന്തത്തിന് ശേഷം വീണ്ടും അടുത്തൊരു കൽപ്പം ആരംഭിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, ആ കൽപ്പാതിയിൽ വിസൃജാമി. സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം കൽപ്പാതിയെക്കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് വാസ്തവത്തിൽ സൃഷ്ടി പ്രപഞ്ചം അനാദിയാണ്. അനാദി എന്ന് പറഞ്ഞാൽ തുടക്കമില്ലാതെ. എന്നാലിവിടെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു, അത് ഒരു കൽപ്പത്തിന്റെ ആദിയെക്കുറിച്ചാണ്. അതിനു മുമ്പും പല കൽപ്പങ്ങൾ ഉണ്ടായിരുന്നു, ഇനിയും പല കൽപ്പങ്ങളും ആവർത്തിക്കും. അവിടെ ഓരോ കൽപ്പങ്ങളും വിസൃജാമി ഉത്പാദയാമ്യഹം, ഞാൻ ഇതിനെല്ലാം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ പുറവോത്, എന്റെ ശക്തിയായിരിക്കുന്ന ഈ മായ അത് സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ വരുന്ന ന്യൂനതകൾ, വൈരുദ്ധ്യങ്ങൾ, അതിനെല്ലാം ഉത്തരവാദിത്വം ഭഗവാൻ ഏറ്റെടുക്കുന്നില്ല. അതെല്ലാം മായയ്ക്കാണ്. അതുകൊണ്ടാണ് സൃഷ്ടിയിൽ കാണുന്ന വൈഷമ്യങ്ങൾ. സൃഷ്ടി സുഖദുഃഖ സമ്മിശ്രമായിരിക്കുന്നു. ഇവിടെ നീതിയും അനീതിയും, ധർമ്മവും അധർമ്മവും, പുണ്യവും പാപവും എല്ലാം സംഭവിക്കാൻ. എന്തുകൊണ്ടിത് മായാകാര്യമാണ്? ഈശ്വരന്റെ പൂർണത ഇവിടെ ഒരിക്കലും നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. മറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന എന്താണ്? ആ മായയുടെ അനിർവചനീയതയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് തക്കതായൊരു സമാധാനം ഈ സൃഷ്ടിയുടെ തന്നെ ഭാഗമായിരിക്കുന്ന ബുദ്ധിക്ക് ഒരിക്കലും സാധ്യമാകുന്നില്ല. അതുകൊണ്ട് ആ മായാശക്തി, അതിൻ്റെ പ്രാധാന്യത്തെ ഇവിടെ ഭഗവാൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ്. അതാണ് ഈ സൃഷ്ടി ഈ സംഹാരങ്ങൾക്ക് ഉത്തരവാദിയായിരിക്കുന്നത്, മറിച്ച് ഞാനല്ല എന്ന് പറയുന്നു. കൗന്ദേയ, അല്ലയോ കൗന്ദേയ, സർവഭൂതാനി, സർവപ്രാണികളും മാമികാം പ്രകൃതിം കൽപക്ഷയെ, മാമികാം പ്രകൃതിം യാന്തി, കൽപക്ഷയത്തിൽ പ്രളയത്തിൽ എന്റെ ആ പ്രകൃതിയെ പ്രാപിക്കുന്നു. പുനഃ വീണ്ടും കൽപ്പാതു, അടുത്ത കൽപ്പത്തിന്റെ ആദിയിൽ അഹം, ഞാൻ താനി വിസൃജാമി, അവയെ സൃഷ്ടിക്കുന്നു. വിസൃജാമി, ഞാൻ സൃഷ്ടിക്കുന്നു, ഞാനതിനെ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അത് താനാണ് എന്ന് ധരിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. പ്രകൃതിയും യാന്തി, അതല്ല, പ്രകൃതി ആശ്രയിച്ചിട്ടാണ്. പ്രകൃതിയാണ് വാസ്തവത്തിൽ അത് ചെയ്യുന്നത്, താനല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്? എനിക്ക് മസ്താനി ഭൂതാൻ, ഇതൊന്നും എന്റെ സൃഷ്ടിയൊന്നും എന്നെ ആശ്രയിച്ചിട്ട് നിൽക്കുന്നു, മറിച്ചെന്റെ പ്രകൃതി ആശ്രയിച്ചിട്ടാണ്. അതിനെ അവ്യക്തം എന്ന് പറയുന്നു, മായ എന്ന് പറയുന്നു. ജീവബുദ്ധിക്കത് വ്യക്തമാകാത്തതുകൊണ്ട് സർവഭൂതാനി കൗന്ദേയ പ്രകൃതിം യാന്തി മാമികാം കൽപക്ഷയേ പുനസ്ഥാനി കൽപാദോ സൃജാമ്യഹം. ജീവൻ, ഈശ്വരൻ, പ്രകൃതി, ഇതാണ് തത്വചിന്തയുടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന മൂന്ന് വിഷയങ്ങൾ. ജീവൻ, ഈശ്വരൻ, പ്രകൃതി. അതിൽ ഈശ്വരനും ജീവനും ഈ രണ്ട് തത്വത്തെ മാത്രം ആശ്രയിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. മൂന്നാമത് ഒന്നിനെ കൂടി അംഗീകരിക്കേണ്ടി വരുന്നതാണ് പ്രകൃതി അല്ലെങ്കിൽ മായ. അതിനെ ആശ്രയിക്കാത്തിടത്തോളം കാലം ഈ സൃഷ്ടിസ്ഥിതികളുടെ ഒന്നും രഹസ്യം ഒരിക്കലും ജീവന് പിടികിട്ടത്തില്ല. ആ രഹസ്യം ഇങ്ങനെയാണ് മനസ്സിലാകുന്നത്. എന്താണോ ആ ജീവനെയും തന്റെ സൃഷ്ടിയായിരിക്കുന്ന ഈശ്വരന് സൃഷ്ടിയായിരിക്കുന്ന ആ ജീവനെയും ഈശ്വരനെയും ബന്ധിപ്പിക്കുന്ന ഇടയ്ക്കുള്ള ഒരു ശക്തി, മായാശക്തി. ആ മായാശക്തി അതിനെ അംഗീകരിച്ച് തന്നെ സൃഷ്ടിരഹസ്യത്തെക്കുറിച്ച് ജീവൻ ചിന്തിക്കാൻ ബാധ്യസ്ഥനാണ്. ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാനും അതിനെ അംഗീകരിച്ചേ പറ്റും. അതിനെ അതിക്രമിച്ചു പോകുന്നതിന്, അതിനെ അതിക്രമിച്ച് ചിന്തിക്കുന്നതിന് ജീവൻ ശക്തനല്ല. അത് ആ ജീവന്റെ പരിമിതി ജീവനെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളുടെ പരിമിതിയെ കണക്കിലെടുക്കാതെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ സൃഷ്ടിയുടെ രഹസ്യം കണ്ടുപിടിക്കും, ഈശ്വര തത്വത്തെ വെളിപ്പെടുത്തും, ഇങ്ങനെയൊക്കെയുള്ള ചില ബാലിശമായ നിശ്ചയത്തോടു കൂടി ആണ് നമ്മൾ ഈശ്വര തത്വത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. അതങ്ങനെയാകാൻ പാടില്ല എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രകൃതിയെ അല്ലെങ്കിൽ മായയെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ജീവൻ എന്ത് ചെയ്യും? അഹങ്കരിച്ചു പോകും, അഭിമാനിച്ചു പോകും. ഞാനിതിൻ്റെയൊക്കെ രഹസ്യത്തെ മനസ്സിലാക്കിയിരിക്കുന്നു, അത് വരാതിരിക്കാൻ വേണ്ടി പറയുന്നു. അതൊരിക്കലും സാധ്യമല്ല. കാരണം എന്തുകൊണ്ട്? ജീവന് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഈ കർണങ്ങൾ അത്രയും തുച്ഛവും പരിമിതവും. അത് വെളിപ്പെടുത്തുകയാണ് ഇവിടെ. ആ ജീവന്റെ ആ പരിമിതിയാണ് അടുത്തതിൽ പറയുന്നത്. പ്രകൃതിം സ്വാം അവഷ്ടഭ്യ വിസർജാമി പുനഃ പുനഃ ഭൂതഗ്രാമമിവം കൃഷ്ണം അവശം പ്രകൃതിർവശാൽ ഏവം അവിദ്യാലക്ഷണം ലക്ഷണാ പ്രകൃതിം സ്വാം സിയാം അവഷ്ടഭ്യ ആശ്രിത്യ വശീകൃത്യ വിസർജാമി പുനഃ പുനഃ പ്രകൃതിതഃ ജാതം ഭൂതഗ്രാമം ഭൂതസമുദായം ഇനം വർത്തമാനം കൃഷ്ണം സമഗ്രം അവശം അസ്വതന്ത്രം അവിദ്യാദി ദോഷൈഹി പരവശീകൃതം പ്രകൃതിർവശാ സ്വഭാവവശാ പ്രകൃതിം സ്വാം അവഷ്ടഭ്യ ഈ പ്രകൃതിയെ ഞാൻ ആശ്രയിച്ചിട്ട് അവഷ്ടഭ്യ ആശ്രയിച്ചിട്ട് ആശ്രയത്തി വശീകൃത്യ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് യാതൊരു ബാധ്യതയുമില്ല, മറിച്ച് അതിനെ സ്വാധീനമാക്കിയിട്ട് തനിക്ക് കീഴിൽ നിർത്തിക്കൊണ്ട് വശീകൃത്യ തനിക്ക് അധീനമാക്കിക്കൊണ്ട് വിസർജാമി പുനഃ പുനഃ വീണ്ടും വീണ്ടും ഈ സൃഷ്ടി നടത്തിക്കൊണ്ടേയിരിക്കും. ഇവിടെ പ്രകൃതിത ജാതം ഭൂതഗ്രാമം ആ പ്രകൃതിയിൽ നിന്നും തന്നെ പരിണമിക്കുന്നതായ ഈ ഭൂതഗ്രാമം സർവപ്രാണികളെയും ഭൂതസമുദായം ഇമം വർത്തമാനം ഈ കാണുന്നതായ കൃഷ്ണം സമഗ്രം അവശം പറയുന്നു. അത് അവശമാണ്. ഓരോ ജീവനും ആ പ്രകൃതിക്ക് അധീനനാണ്. തന്റെ സൃഷ്ടികർത്താവിനത് അധീനനാണ്, അസ്വതന്ത്രം അസ്വതന്ത്രനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ജീവന് ഒരിക്കലും ഈശ്വരനെ അതിന്റെ തനിമയിൽ വെളിപ്പെടുത്താൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അവൻ അവശനാണ്, അസ്വതന്ത്രനാണ്. അവിദ്യാദി ദോഷഹി പരവശീകൃതം അവിദ്യാദി ദോഷങ്ങളാൽ അവൻ അന്യാധീനനായിപ്പോയി. അങ്ങനെ അന്യാധീനനായിരിക്കുന്ന ഇവൻ ഈ ജീവൻ എങ്ങനെയാണ് ഈശ്വരനെ അതിന്റെ സ്വരൂപത്തിൽ സാക്ഷാത്കരിക്കുന്നത്, വെളിപ്പെടുത്തുന്നത്? ജീവഭാവത്തിൽ അതാർക്കും സാധ്യമേ അല്ല എന്നർത്ഥം. എന്തുകൊണ്ടത് അവശനാണ്? ജീവൻ അവശനായിരിക്കുന്നു, പരവശീകൃതനായിരിക്കുന്നു. അങ്ങനെ പ്രകൃതിയിൽ വശാൽ സ്വഭാവവശാൽ ആ പ്രകൃതിയിൽ നിന്നും ഈ ജീവന്മാരെ മുഴുവൻ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ജീവൻ ഒരിക്കലും തൻ്റെ ബുദ്ധിവൈഭവത്തിലോ കഴിവിലോ ഒന്നും അഭിമാനിക്കാൻ യാതൊന്നും തന്നെയില്ല. കാരണം സർവവും അവൻ്റെ ബുദ്ധിയും വൈഭവങ്ങളും എല്ലാം എന്താണ്? ഈ പ്രകൃതിയുടെ അധീനത്തിലാണ്, പ്രകൃതിയുടെ സ്വാധീനത്തിലാണ്. പ്രകൃതി നിശ്ചയിക്കുന്നതാണ് അവൻ താൻ നിശ്ചയിക്കുന്നതായി കരുതി ചെയ്യുന്നത്. അതെല്ലാം പ്രകൃതിയുടെ നിശ്ചയങ്ങളാണ്, തൻ്റെ നിശ്ചയങ്ങളാണ്. എന്തുകൊണ്ട്? പ്രകൃതിയുടെ വളരെ തുച്ഛമായ ഒരംശം മാത്രമാണ് അവൻ്റെ ബുദ്ധിയും ചിന്തയും എല്ലാം. ഇപ്പോൾ ആ സമഷ്ടിയായിരിക്കുന്ന പ്രകൃതിക്ക് പൂർണ്ണനായും വിധേയനാണ് ആ ജീവൻ എന്ന് പറഞ്ഞ് ജീവന്റെ ആ നിസ്സാരതയെ ബോധ്യപ്പെടുത്തി അവന്റെ അഹന്തയെ ദൂരീകരിക്കുന്നതിന് വേണ്ടി, അവന്റെ അഭാവത്തെ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് ആരും ഈശ്വരനെ അറിയാൻ വേണ്ടി ഒന്ന് ചാടി പുറപ്പെടേണ്ട കാര്യമില്ല എന്ന് ഉറപ്പിക്കുകയാണ്. കാരണം അത് നിന്റെ ബുദ്ധി കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല, അങ്ങനെ കരുതണ്ട. അതാണ് അവശനാണ്, സൃഷ്ടിയിൽ തന്നെ അവശനാണ്. സൃഷ്ടിയിൽ തന്നെ വന്ന ഈ ദോഷത്തെ എങ്ങനെ ആര് പരിഹരിക്കും? അത് പരിഹരിക്കാൻ ജീവനൊരിക്കലും സാധ്യമേ അല്ല. അതിവിടെ ഉറപ്പിച്ച് പറയുകയാണ്. അങ്ങനെ അഭിമാനിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നു. മോഹിനിയ ഗുണമയ്യ, ആ പ്രകൃതി എന്താണത്? മോഹിനിയാണ്. സൃഷ്ടിയിൽ തന്നെ ഒരു ജീവന്റെ ബുദ്ധിയെ അത് മോഹിപ്പിച്ചിരിക്കുന്നു എങ്കിൽ പിന്നെ ആ മോഹത്തിൽ നിന്നവൻ എങ്ങനെ എവിടെ വെച്ചാണ് മുക്തനാകുന്നത്? സാധ്യമല്ല എന്ന്, അസാധ്യമല്ല എന്ന് കരുതി വേണം ഒരു ഈശ്വരനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അതാണ് ഇവിടെ ആവർത്തിച്ച് ബോധിപ്പിക്കുന്നത്. സ്വാം പ്രകൃതി അവഷ്ടഭ്യ, തന്റെ പ്രകൃതിയെ ആശ്രയിച്ചിട്ട് ഇമം ഭൂതഗ്രാമം കൃഷ്ണം അവശം, ഈ സമ്പൂർണ്ണ പ്രാണികളെയും അവശന്മാരായി. പ്രകൃതി വശ, ആ പ്രകൃതിയിൽ നിന്ന് പുനഃ പുനഃ വിസർജാമി, വീണ്ടും വീണ്ടും ഞാൻ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രകൃതി സ്വം അവഷ്ടഭ്യ വിസൃജാമി പുനഃപുന ഭൂതഗ്രാമമിമം കൃഷ്ണം വശം പ്രകൃതിർവശാ. ഈശ്വരൻ ഒരിക്കലും ആ ബുദ്ധിക്ക് പ്രാപ്യമായ ഒന്നല്ല. ഈശ്വരന്റെ സ്വരൂപത്തെ ഒരിക്കലും ജീവന് വെളിപ്പെടുത്താൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് സാധനങ്ങൾ, ആധ്യാത്മിക സാധനങ്ങളും മറ്റും വ്യർത്ഥമായെന്ന് വരത്തില്ലേ? അത് ആ സാധനങ്ങൾ വ്യർത്ഥമായി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓർപ്പിക്കുന്നത്. എന്തുകൊണ്ട്? അതിൻ്റെ ഒന്നും പിന്നിൽ ജീവന്റെ അഭിമാനം വരാൻ പാടില്ല, അതിനു വേണ്ടിയിട്ടാണ് ബോധിപ്പിക്കുന്നത്. കാരണം ജീവന്റെ അഭിമാനത്തോടുകൂടി ചെയ്യുന്ന എന്ത് സാധനങ്ങളും എന്ത് പ്രവർത്തനങ്ങളും അത് ജീവന്റെ ബന്ധനത്തിന് മാത്രമേ ഉപകരിക്കത്തുള്ളൂ. അപ്പോൾ ജീവൻ ആ അഭിമാനശൂന്യനായി തീരുമ്പോൾ പിന്നീട് മോക്ഷം, അല്ലെങ്കിൽ ജീവന് ഈ സംസാര ബന്ധനത്തിൽ നിന്നുള്ള മുക്തി, അതെല്ലാം എങ്ങനെ കരഗതമാകുന്നു? അത് ഈശ്വരദത്തമായി കരഗതമാകുന്നു. അതൊരിക്കലും ഈ ജീവന്റെ പരിശ്രമം കൊണ്ടോ ജീവന്റെ വൈഭവം കൊണ്ടോ ഒന്നുമല്ല. അതാണ്, അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തെ പറയുന്നത്. അപ്പോൾ അതിനെ വിസ്മരിച്ചിട്ട് താൻ ഇന്നത് ചെയ്ത് ഭൗതികമായി ചിന്തിക്കുന്ന പോലെ, ഭൗതികമായും ജീവൻ എന്ത് ചെയ്യുന്നു? പ്രപഞ്ചാധീനമായ കാര്യങ്ങൾ പലതും തന്റെ പരിശ്രമങ്ങളുണ്ട്, അത് നേടുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ പറയുന്നത് എന്താണ്? ന കർമ്മണ, കർമ്മം കൊണ്ട് സാധ്യമല്ല. കർമ്മം അഭിമാനത്തോടുകൂടി അത് നിർവഹിക്കാൻ പറ്റും. സാധന ഒരിക്കലും ഒരു കർമ്മമല്ല. ഒരു കർമ്മമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരുന്നു? അതിൻ്റെ പിന്നിലെ അഭിമാനം. അഭിമാനം കൊണ്ടത് സാധ്യമല്ല, ബുദ്ധി കൊണ്ടത് സാധ്യമല്ല. അത് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ സാധനകളിൽ അത്തരം ഭാവങ്ങൾ യാതൊരു കാരണവശാലും വരാൻ പാടില്ല, അത് ബന്ധനത്തിന് ഉപകരിക്കത്തുള്ളൂ. അതിവിടെ വ്യക്തമാക്കുകയാണ്. ജീവൻ അവശനാണ്. അവൻ്റെ ഇച്ഛാശക്തി കൊണ്ട്, അവൻ്റെ അഹംഭാവം കൊണ്ട് ഒന്നും ഇത് സാധ്യമല്ല. പൂർണ്ണമായത് ഈശ്വരാധീനമായ കാര്യമാണ്. അതിവിടെ വ്യക്തമാക്കുകയാണ്. പ്രകൃതി സ്വാം അവഷ്ടഭ്യ വിസർജാമി പുനഃപുന ഭൂതഗ്രാമമിമം കൃഷ്ണം വശം പ്രകൃതിർവശാ. ഭാഷ്യകാരൻ ഈ ഭാഷ്യത്തിന്റെ പല ഭാഗങ്ങളിലും പറയും. സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു, സ്തുതിയെക്കുറിച്ച് പറയുന്നു, സംഹാരത്തെക്കുറിച്ച് പറയുന്നു, വേദങ്ങളിൽ ഇങ്ങനെ ധാരാളം പറയുന്നുണ്ട്. ഇവിടെ നിന്നും ഒരിക്കലും വേദത്തിനോ അല്ലെങ്കിൽ ശാസ്ത്രത്തിനോ ആചാര്യനോ ഒന്നും നമ്മളെ ഈ സയൻസ് പഠിപ്പിക്കാനുള്ള ഉദ്ദേശം എന്നുവെച്ചാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സൃഷ്ടി സംഭവിക്കുന്നു, അത് ഇന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി ഇന്നിടത്ത് അവസാനിക്കുന്നു എന്ന് നമ്മൾ സയൻസ് ക്ലാസ്സിലിരുന്ന് സയൻസ് പഠിക്കുന്നത് പോലെ ഇത് പഠിപ്പിക്കാനുള്ള ഉദ്ദേശം. അങ്ങനെ ഒരു ഉദ്ദേശം വേദത്തിനില്ല. പലരും പറയും എന്താണ് സൃഷ്ടിയുടെ രഹസ്യം, വേദത്തിൽ പറയുന്നുണ്ട്, ഭൗതികശാസ്ത്രജ്ഞന്മാർക്കറിയത്തില്ല. അപ്പോൾ വേദം പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായി എന്നറിയാൻ പറ്റും? വേദം പഠിക്കുന്നു ഒരിക്കലും ഇതെങ്ങനെ ഉണ്ടായി എന്നറിയാൻ വേണ്ടിയിട്ടാണ്. വേദം അത് പഠിപ്പിക്കുന്നില്ലെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. വേദത്തിന് അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല. പിന്നെ എവിടെയെങ്കിലും സൃഷ്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ പരാമർശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഉദ്ദേശം എന്താണ്? ഈ ജീവന് ആത്മതത്വത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം, അല്ല സൃഷ്ടിയെക്കുറിച്ചുള്ള ധാരണയ്ക്ക് വേണ്ടിയിട്ടുണ്ട്. സൃഷ്ടി പ്രക്രിയയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് പല ഭാഗങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നതും ആ ആശയത്തിൽ നിന്നുകൊണ്ട് വേണം മനസ്സിലാക്കാൻ. അത് ഭാഷകാരൻ മാത്രമല്ല, മറ്റെല്ലാവരും പറയുന്നുണ്ട്. കാരണം അതെന്തുകൊണ്ട് വേദം സൃഷ്ടിയെക്കുറിച്ച് പറയുന്നില്ല? കാരണം ഈ ജീവൻ സൃഷ്ടിയിൽ പെട്ടുപോയി. ആ ജീവനെ സൃഷ്ടിയെക്കുറിച്ച് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം അതൊരിക്കലും അവന് മനസ്സിലാകത്തില്ല. സൃഷ്ടിയെക്കുറിച്ച് അവനതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു ഈശ്വര ദർശനം, അതായത് ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ച് ചിലപ്പോൾ എന്തെങ്കിലും ധരിച്ചെന്നിരിക്കും. അതൊന്നും ഒരിക്കലും സൃഷ്ടിയുടെ രഹസ്യമാകത്തില്ല. അതുകൊണ്ട് സൃഷ്ടിയുടെ തന്നെ ഒരു അംശമായിരിക്കുന്ന ഈ ജീവന്റെ ബുദ്ധിയിൽ സൃഷ്ടിയുടെ തത്വത്തെ കടത്തിവിടാമെന്ന് ഒരിക്കലും ഈശ്വരൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ വേദം അത് ഉദ്ദേശിക്കുന്നേയില്ല. പിന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും അത്തരം വിഷയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ താല്പര്യം ഇതാണ്, എന്താണ്, ആ പരമാർത്ഥ തത്വത്തെ അതിൻ്റെ യഥാർത്ഥമായ നിലയിൽ അവൻ എത്രമാത്രം അതിനേക്ക് അടുക്കാൻ പറ്റും, അതിനുവേണ്ടി മാത്രമാണ് അത് പറയുന്നത്. ഇവിടെയും ആ ഒരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് പ്രയോജനം എന്ന് പറയുന്ന ജീവന്റെ ആ അഹന്തയുടെ ദൂരീകരണം അതാണ്. അതൊരു സന്ദർഭത്തിനും അതവനിൽ വരാൻ പാടില്ല. ആ അഹന്തയുടെ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടാണ് ഈ തത്വത്തെ ഈ തരത്തിൽ വെളിപ്പെടുത്തുന്നത് എന്നാണ്. എന്നുവെച്ച മാംതാനി കർമാണി നിബന്ധന്തി ധനഞ്ജയ ഉദാസീനവദാസീനം അസക്തം ദേശു കർമ്മസു തർഹി തസ്യ തേ പരമേശ്വരസ്യ ഭൂതഗ്രാമം ഇമം വിഷമം വിദധതഃ തന്നിമിത്താഭ്യാം ധർമാധർമാഭ്യാം സംബന്ധഃ സ്യാത് ഇതി ഇദം അഹ ഭഗവാൻ. ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ സാറിനെ ചോദിക്കുന്ന ചോദ്യം അർജുന്റെ മനസ്സിനും ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ വിഷമം ഭൂതഗ്രാമം, ഈ ഭൂതഗ്രാമം സൃഷ്ടി വിഷമരൂപത്തിലാണ്. ഇങ്ങനെ ചിലർ സുഖിയായിരിക്കുന്നു, ചിലർ ദുഃഖിയായിരിക്കുന്നു, ചിലരെ ശിക്ഷിക്കുന്നു, ഈശ്വരൻ തന്നെ ചിലർ ശിക്ഷിക്കുന്നില്ല. ചിലർ കുറ്റം ചെയ്താലും ശിക്ഷ അനുഭവിക്കുന്നു, ചിലർ കുറ്റം ചെയ്താൽ ശിക്ഷ അനുഭവിക്കുന്നില്ല. ഈ തരത്തിൽ എന്താണ് ജീവന്റെ ബുദ്ധിയിൽ നോക്കുമ്പോൾ നീതിക്ക് നിരക്കാത്തതും ധർമ്മത്തിന് നിരക്കാത്തതും സത്യത്തിന് നിരക്കാത്തതുമായിട്ടുള്ള പലതും ഈ സൃഷ്ടി കാണുന്നുണ്ട്. അതാണ് സൃഷ്ടിയെ വിഷമം എന്ന് പറയുന്നത്. വൈഷമ്യമുള്ളതാണ് ഇത്, വിദഗ്ധത ഇതിനെ സൃഷ്ടിക്കുന്നവനാണ് ഈശ്വരനാണെങ്കിൽ തന്നിമിത്താഭ്യാം ധർമാധർമാഭ്യാം സംബന്ധസ്യ പറയും. ഇങ്ങനെ ഒരു വൈഷമ്യത്തെ ഭാവന ചെയ്ത് ഒരു കുടത്തെ ഉണ്ടാക്കുന്നയാള്, കലത്തെ ഉണ്ടാക്കുന്നയാൾ ആദ്യം കലത്തെ മനസ്സുകൊണ്ട് ഭാവന ചെയ്തിട്ട് തന്റെ ഭാവനയ്ക്കനുസരിച്ച് സൃഷ്ടിക്കുന്നു. അപ്പൊ ഭൗതികമായ സൃഷ്ടി നമ്മൾ കാണുന്ന അതാണ്. അപ്പോൾ ഈ വൈഷമ്യപൂർണമായ ജഗത്തിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈശ്വരനെ ഭാവന ചെയ്തിരിക്കണം. അപ്പൊ ഈശ്വരന്റെ മനസ്സിലും ഈ വൈഷമ്യങ്ങളെല്ലാം കാണും. അപ്പോൾ ആ ജീവനും നിന്നെന്താ ഈശ്വരനൊരു പ്രത്യേകത? ഈ ജീവന്റെ ബുദ്ധിയിൽ എന്താണ്? അവനെല്ലാ കൃത്രിമങ്ങളെയും ഭാവനയും അവന്റെ കൃത്രിമങ്ങൾക്കനുസരിച്ച് അവൻ ഈ പ്രപഞ്ചത്തിൽ പലതിനെയും സൃഷ്ടിച്ചു വയ്ക്കുന്നു. ഈശ്വരസൃഷ്ടമായ പ്രപഞ്ചത്തിനും കാണുന്നുണ്ട് ഈ കൃത്രിമങ്ങളെല്ലാം. അപ്പോൾ ഈശ്വരനും ഒരു കൃത്രിമ ബുദ്ധിയായിരിക്കാം എന്ന് അർജുനൻ സംശയം വരാം. സ്യാദിതി ഇതം അഹ ഭഗവാൻ, ഭഗവാൻ പറയുന്നു അങ്ങനെ സംശയിക്കണ്ട എന്താണ് എന്നുവെച്ചാൽ, മാം ഈശം താനി ഭൂതഗ്രാമസ്യ വിഷമ വിസർഗ നിമിത്താനി കർമാണി നിബന്ധനം നിധനം ചെയ്യ. ഈ വിഷമസർഗം നമ്മൾ പറയുന്നുണ്ടല്ലോ ചാതുർവർണ്ണി മയാ സൃഷ്ടം, ആ ചാതുർവർണ്ണിത്വത്തിനെ കാണുന്നില്ലേ ഏറ്റക്കുറച്ചിൽ, സ്ത്രീയോ വൈശ്യ തഥാ ശൂദ്ര യു പാപയോനെ. അടുത്തിനി പറയും, ഈ അദ്ദേഹത്തിൽ തന്നെ പറയും, സ്ത്രീകൾ ശൂദ്രന്മാർ എല്ലാം എന്താണ് ദുഃഖിക്കാൻ വേണ്ടി ജനിച്ച കുറേ ആൾക്കാർ, പിന്നെ സുഖിക്കാൻ വേണ്ടി കുറച്ച് ജനിച്ച കുറച്ച് പേര്, ബ്രാഹ്മണൻ ക്ഷത്രിയൻ, ഇതെല്ലാം താൻ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചാതുർവർണ്ണി മയാ സൃഷ്ടം, ഞാൻ തന്നെയാണ് ഇതൊക്കെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. ഈ കുറെ പുണ്യവാന്മാരെ സുഖിക്കുന്നവരെ, കുറെ പാപികളെ ദുഃഖിക്കുന്നവരെ ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചാൽ ഈ സൃഷ്ടിയുടെ വൈഷമ്യം ഈദൃശം താനി ഭൂതഗ്രാമസ്യ വിഷമ വിസർഗ നിമിത്താനി കർമ്മമാണ്. ഈ കർമ്മങ്ങൾ എന്താണ്, മാം നിബന്ധനന്തി, ഇതൊന്നും എന്നെ ബന്ധിക്കുന്നില്ല, ഇതെല്ലാം ഇന്നും ഇങ്ങനെ തന്നെ ഇരിക്കും. ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം എന്താണ്, കുറെ പേര് സുഖിക്കാനും കാണും, കുറെ പേര് ദുഃഖിക്കാനും കാണും. ചിലപ്പോൾ സ്ത്രീകൾ സുഖിക്കും, പിന്നീട് ചിലപ്പോൾ പുരുഷന്മാർ സുഖിക്കും, പിന്നെ മറിച്ചും വരും. ഒരു കാലത്ത് സ്ത്രീകൾ ദുഃഖിച്ച് ഇനി സ്ത്രീകൾ ചിലപ്പോൾ സുഖിക്കും, പുരുഷന്മാർ സുഖിച്ച് ഇനി പുരുഷന്മാർ ദുഃഖിക്കും, ഇതൊക്കെ മറിച്ചും തിരിച്ചും എല്ലാം വരും. അന്നന്ന് കണ്ടതിനെ കുറിച്ച് ആചാര്യന്മാർ ശാസ്ത്രങ്ങൾ ഗുരുക്കന്മാർ പറയുന്നു. മൊത്തത്തിലെന്താണ്, പ്രപഞ്ചം വൈഷമ്യമായേ പോകത്തുള്ളൂ, പ്രപഞ്ചത്തിൽ ഒരിക്കലും സമത്വമില്ല. സമത്വം എന്ന് പറയുന്നത് നമ്മളൊരു ഭാവന മാത്രമാണ്, ആ ഭാവന കേവലം ഈശ്വരന് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്, ഒരിക്കലും പ്രപഞ്ചത്തിൽ സംഭവിക്കത്തില്ല സമത്വം. എന്തുകൊണ്ട്, പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ വൈരുദ്ധ്യത്തെ ആശ്രയിച്ചിട്ടാണ്. അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് നിലയില്ല, അഗ്നിയും ജലവും പരസ്പര വിരുദ്ധമായി നിലനിന്നേ പറ്റും. അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്ന ഒന്നിന് നിലനിൽപ്പില്ല. ഇതെല്ലാം എന്താണ്, തത്ര കർമ്മണാം അസംബദ്ധത്വം കാരണമാക, ഈ കർമ്മങ്ങളൊന്നും സൃഷ്ടികർത്താവിനെ ബാധിക്കുന്നില്ല. എന്തുകൊണ്ട്, ഉദാസീന ഉദാസീനം യഥ ഉദാസീന ഉപേക്ഷ കശ്ചിത് തദ്ദുദാസീനം. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്, ഈശ്വരനും ഉദാസീനനെന്നല്ല, നമ്മൾ ലോകത്തിൽ കാണാറുണ്ട് ഉദാസീനനായിരിക്കുന്നവർ, തൻ്റെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ അതിനോട് സംഘപ്പെടാതെ അതിൽ നിന്ന് മാറി നിന്ന് അതിനെ വീക്ഷിക്കുന്നവൻ ഉദാസീനൻ. അതുപോലെ എങ്ങനെയാണ് ഒരു ഉദാസീനൻ വൈഷമ്യങ്ങളെ കണ്ടിട്ട് കാണാത്തതുപോലെ ഇരിക്കുന്നത്, തൻ്റെ ചുറ്റുപാടും നടക്കുന്ന വൈഷമ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖങ്ങൾക്ക് വഴിപ്പെടാതിരിക്കുന്നത്, അതിനധീനനാകാതിരിക്കുന്നത്, മാറി നിൽക്കുന്നത്, അതുപോലെ അതിന് അതുപോലെ നമ്മൾ കണക്കാക്കാം. അതല്ല, ഉദാസീനനെ പോലെ ഇരിക്കുന്നു, യഥ ഉദാസീന ഉദാസീനെ പോലെ. ഉപേക്ഷ കശ്ചിത് തദ്വത് അതുപോലെ ഇരിക്കുന്നു ഈശ്വരൻ. ആത്മനോ അവിക്രിയത്വ, എന്തുകൊണ്ട് അത്, ആ ഈശ്വരസ്വരവും അവിക്രിയമാണ്, വിക്രിയകളെല്ലാം മായയിലാണ്, വികാരങ്ങളെല്ലാം. അതുകൊണ്ടാണ് പറയുന്നത് അസക്തം, തൻ്റെ ചിന്തയിൽ തൻ്റെ സങ്കല്പങ്ങൾ എന്ന് പറയുമ്പോൾ അത് സദാ വികാരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, ആ വികാരങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒന്ന് എന്ന് ഈശ്വരനെ കുറിച്ച് സങ്കല്പിക്കുന്നതാണ് അസക്തം. ഫലാസംഗരഹിതം, തനിക്കെന്താണ്, തൻ്റെ മനസ്സിന് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, അതനുസരിച്ച് ശരീരം കൊണ്ട് പ്രവൃത്തികൾ ചെയ്യുന്നു. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രവൃത്തിയുടെ ഫലമായി ഫലങ്ങൾ അതുണ്ടാകുന്നു, അതിനോട് താൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ബന്ധപ്പെടുന്നു. ഈ പ്രക്രിയകളൊന്നും നടക്കുന്നില്ല, അതാണ് ഈശ്വരസ്വരവും, അതാണ് ഫലാസംഗരഹിതം, അഭിമാനവർജിതം. അഹം കരോമീരി തേഷു കർമ്മസോ, ജീവൻ ഒരിക്കലും എന്താണ്, ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൽ അഭിമാനിക്കാതിരിക്കാൻ കഴിയില്ല. ഏതെങ്കിലും തരത്തിൽ അഭിമാനിച്ചേ പറ്റും. ചെറുത് പറയും, ഞാൻ കർമ്മം ചെയ്യുമ്പോൾ ഞാൻ അഭിമാനിക്കുന്നില്ല, ഞാൻ സ്വയം കരുതുന്നു, എന്താണോ ഞാൻ അസംഗനാണ്, കർമ്മവുമായിട്ട് എനിക്കൊരു ബന്ധമില്ല എന്ന് ഞാൻ കരുതുന്നു, അതുകൊണ്ട് എന്നിൽ അഭിമാനമില്ല എന്ന് കരുതാം. ഇല്ല, താൻ തൻ്റെ അസംഗതയിൽ അഭിമാനിക്കും, അവനെ അഭിമാനിച്ചേ പറ്റും. താൻ തൻ്റെ ഉദാസീനതയിൽ അഭിമാനിക്കും, നിരപേക്ഷതയിൽ അഭിമാനിക്കും, തൻ്റെ തത്വജ്ഞാനത്തിൽ അഭിമാനിക്കും, ഇനി ഒന്നും അഭിമാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ ആത്മാവാണെന്ന് അഭിമാനിച്ചു കളയും. അപ്പൊ ജീവൻ ഏതെങ്കിലും തരത്തിൽ അഭിമാനിച്ചേ പറ്റൂ കർമ്മരംഗത്ത് നിൽക്കുമ്പോൾ. കാരണം അവന്റെ മനസ്സ്, അവന്റെ കരണങ്ങളെല്ലാം ആ രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അഭിമാനശൂന്യമായി കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഈ പ്രക്രിയകളൊന്നും നടക്കത്തില്ല. ഇത് നടക്കുകയും അഭിമാനമില്ലാതിരിക്കുകയും ചെയ്യുന്നത് കേവലം ഒരു ഭാവനയിൽ മാത്രമേ സാധ്യമാകൂ, വസ്തുതയിൽ അത് സാധ്യമാകത്തില്ല. അതുകൊണ്ട് പറയുന്നത് എന്താണ്? അഹം കരോമീതി, ജീവൻ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഒരു അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഞാൻ ത്യാഗിയാണെന്ന് പറഞ്ഞാലോ കേവലം ത്യാഗത്തെക്കുറിച്ചുള്ള അഭിമാനം മാത്രം, അതൊരഭിമാനം മാത്രം. എല്ലാം തിരിച്ചിരിക്കുന്നു, അഭിമാനത്തെ തിരിച്ചിരിക്കുന്നു, അഹന്തയെ തിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് എന്താണ്? അഹന്ത ത്യാഗത്തിലുള്ള അഭിമാനത്തെ വെളിപ്പെടുത്തുക ചെയ്യുന്നു. അത് പറയുന്നതിനും സാധാരണ അത് പറയുന്നത് കേമമാണെന്നാണ് നമ്മൾ ധരിക്കുന്നത്. ഉദാസീനത നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്, എനിക്കിതിനൊന്നും പ്രപഞ്ചകാര്യങ്ങളിലൊന്നും താല്പര്യമില്ല, ഞാൻ അസംഗനാണ്, ഇതൊന്നും എന്നെ ബന്ധിക്കുന്നില്ല എന്നും നമ്മൾ സാധാരണ പറയാറുണ്ട്, ചിന്തിക്കാറുണ്ട്. അതുമെല്ലാം കേവലം അഭിമാനം മാത്രമാണ്, സൂക്ഷ്മമായ അഭിമാനങ്ങൾ, ത്യാഗത്തിലുള്ള അഭിമാനം, നിസ്സംഗതയിലുള്ള അഭിമാനം, ഉദാസീനതയിലുള്ള അഭിമാനം, ജ്ഞാനത്തിലുള്ള അഭിമാനം. അത് ആ ഒരു അഭിമാനത്തെ വിട്ടിട്ട് ചിന്തിക്കാൻ പ്രവർത്തിക്കാനൊന്നും ജീവന് സാധ്യമല്ല. അത് കേവലം അഭിമാന ശൂന്യതയെക്കുറിച്ചുള്ള ഒരു ഭാവന, ആ ഭാവന ഫലത്തിൽ അഭിമാനമാണ്. അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ്? നിന്നെപ്പോലെ അഭിമാനമുള്ളവനല്ല ഞാൻ, അഭിമാനവർജിതനാണ്. അഹം കരോമി ഇതിതേഷു കർമ്മസു, സർവകർമ്മങ്ങളിലും നീ അഭിമാനിക്കുന്നു, പക്ഷെ ഈശ്വരനതില്ല. അതോ അന്യസ്യാവി കർത്തൃത്വ അഭിമാന അഭാവ ഫലാസംഗ അഭാവശ്ച അസംബന്ധ കാരണം അന്യഥ കർമ്മഭിർബദ്ധ്യത മൂഢ കോശകാരവി അഭിപ്രായ. ഈശ്വരൻ അഭിമാനശൂന്യനാണ്, അഭിമാനരാഹിത്യത്തിന്റെ പരമമായ നിലയാണ് ഈശ്വരഭാവം എന്നെല്ലാം ജീവനെ എന്തിനു ബോധിപ്പിക്കുന്നു? അതിവിടെ ഭാഷകാരൻ ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. എന്താണ്? ഈശ്വരൻ അങ്ങനെ അഭിമാനഹീനനാണെങ്കിൽ ജീവനും അതാകാൻ വേണ്ടി ശ്രമിക്കണം. ഈശ്വരനെ പോലെ ജീവന് അഭിമാനരഹിതനാകാൻ കഴിയത്തില്ല, പക്ഷെ അഭിമാനരാഹിത്യത്തെക്കുറിച്ചുള്ള ഭാവനയെ, അഭിമാന ഭാവനയ്ക്ക് പകരം വെച്ചുകൊണ്ട് പ്രതിപക്ഷ ഭാവന എന്ന് പറയും. ആ പ്രതിപക്ഷ ഭാവനയിലൂടെ ആ സ്ഥൂലമായ അഭിമാനത്തെ നിരാകരിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. സൂക്ഷ്മമായ അഭിമാനത്തെ ആശ്രയിച്ചുകൊണ്ട് സ്ഥൂലമായ അഭിമാനത്തെ നിരാകരിക്കുന്നു. സ്ഥൂലമായി പ്രകടമായി ജീവനിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അഭിമാനം, തൻ്റെ കർമ്മത്തിൽ, തൻ്റെ ചിന്തയിൽ, തൻ്റെ കഴിവുകളിൽ എല്ലാം വരുന്ന അഭിമാനത്തെ അതിസൂക്ഷ്മമായ ആത്മഭാവനയിലൂടെ അവിടെയും അഭിമാന കൂടാതെ അത് സാധ്യമല്ല. പക്ഷെ എന്നാലും എന്ത് ചെയ്യുന്നു? അത് സ്ഥൂലത്തെ നിർമാർജനം ചെയ്യുന്നതിന് ആ സൂക്ഷ്മത്തിൻ്റെ ആശ്രയം അവനെ സഹായിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അത് അന്യസ്യാവി കർത്തൃത്വ അഭിമാന അഭാവ. ജീവനും, അന്യനെന്ന് പറഞ്ഞാൽ ജീവൻ, ഈശ്വരനിൽ നിന്നും ഭിന്നനായിരിക്കുന്ന ജീവനും ആ കർത്തൃത്വ അഭിമാന അഭാവം, അവൻ കർത്തൃത്വ അഭിമാനത്തെ തിരിക്കണം. ഫലാസംഗ അഭാവ, ആ ഫല ആസക്തിയെ തിരിക്കണം. താൻ നേടുന്നതിൽ, താൻ ആർജിക്കുന്നതിനോടെല്ലാം തനിക്കൊരു മമത തോന്നുക, അതാണ് ഫലാസക്തി. അതിനുള്ള അഭാവം, അതിനും എനിക്കിത് ചെയ്യാൻ, എനിക്കിത് നേടാൻ കഴിഞ്ഞല്ലോ, ഇത്രയെല്ലാം ജീവിതത്തിൽ ആർജിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് തോന്നുന്ന ആ ഫലാസക്തി, അതിനും അതുമില്ലാതെ ഇത്, അതുകൊണ്ടെന്ത് വരുന്നു? ഇത് അസംബന്ധ കാരണം. ഇതെന്താണ്? ആ ജീവനും മായയിൽ നിന്നും ആ മായാകാര്യങ്ങളിൽ നിന്നും സ്വതന്ത്രനാകുന്നതിന് ഇത്തരം ഭാവനകൾ സഹായിക്കുന്നു. അന്യഥ, അതുകൂടി അവൻ അനുഷ്ഠിച്ചില്ലെങ്കിലോ, ആ ജീവന് അനിഷ്ഠേയമായിരിക്കുന്ന ഇതനുഷ്ഠിക്കാതിരുന്നാലോ, കർമ്മഭിർ ബദ്ധ്യതേ, അവനും കർമ്മങ്ങളാൽ ബന്ധിച്ചു പോകുന്നു. മൂഢ, മൂഢൻ, എല്ലാ ജീവന്മാരും മോഹിതന്മാരാണ്. മൂഢൻ എന്ന് വെച്ചാൽ മോഹിതൻ, മായ മോഹത്തിന് അധീനനായിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ബുദ്ധിയില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലല്ല. ബുദ്ധിയുള്ളവനും മൂഢനാണ്, ബുദ്ധിയില്ലാത്തവനും മൂഢനാണ്. ആധ്യാത്മിക ദൃഷ്ടിയിൽ ഗുരുവിന് ഭൗതികമായ ബുദ്ധിയുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് യാതൊരു പ്രസക്തിയില്ല. ഭൗതികമായ ബുദ്ധിയുണ്ടെങ്കിലും ഭൗതികമായ ബുദ്ധിയില്ലെങ്കിലും ശാസ്ത്ര ഗ്രഹണോദ്ധാരണത്തെ മറ്റുള്ള ബുദ്ധി, കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള ബുദ്ധി, ഇത്തരം ബുദ്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ മൂഢൻ തന്നെ. അത് ആധ്യാത്മിക സന്ദർഭത്തിൽ ആ ബുദ്ധിക്ക് യാതൊരു വിലയുമില്ല. പറയുന്നു മോഹിതനാണ്, മായയ്ക്ക് അധീനനാണെങ്കിൽ മൂഢൻ എന്ന് പറയുന്നു. കോശകാര കൃമിയെ പോലെ എന്നർത്ഥം. സ്വയം തന്നെ തൻ്റെ തന്നെ വല കൊണ്ട് തന്നെ തന്നെ ബന്ധിക്കുന്ന, സ്വയം തന്നെ സൃഷ്ടിക്കുന്ന ബന്ധനങ്ങൾ കൊണ്ട് തന്നെ തന്നെ ബന്ധിക്കുന്ന ജീവികളെപ്പോലെ അതാണ് കോശകാർ എന്ന് പറയുന്നത്. ഉദാഹരണം കൊടുത്തിരിക്കുന്നു. ചില പ്രാണികൾ എങ്ങനെയുണ്ട്? സ്വയം തന്നെ വല നീന്തെടുത്ത് തന്നെ തന്നെ ബന്ധിക്കുന്നു, സ്വയം തന്നെ കൂടുണ്ടാക്കി തന്നെ അതിനകത്തായിപ്പോകുന്നു. അതുപോലെ തന്നെ തന്നെ ബന്ധിക്കുന്ന സ്വഭാവമുള്ള ഈ ജീവന്റെ മൂഢത, മോഹം, അത് മാറണമെങ്കിൽ എന്ത് വേണം? അവനും അകർത്തൃത്വ ഭാവന, അഭിമാന ശൂന്യത, ഇതെല്ലാം അവന് ശീലിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയുന്നത് ഞാൻ അസംഗനാണ് എന്ന് ജീവനെ അതിനുവേണ്ടി ബോധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ജീവന് അതുപോലെ ആകണം എന്ന്. അതുകൊണ്ടാണ് ഉദാസീനവത് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, വേറെ ഭാഷകാരം പറയുന്നു ഉദാസീനവത് എന്ന് പറയുന്നത്. ഉദാസീനവത് എന്ന് പറയുമ്പോൾ ജീവൻ ഉദാസീനനാകരുത് എന്ന് പ്രത്യേകം പറയുന്നു. കാരണം ഇതെല്ലാം തെറ്റിദ്ധരിച്ചു പോകാം. ഉദാസീനനെ പോലെ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ജീവനും എന്ത് ചെയ്യും? അവൻ്റെ ശ്രദ്ധ മറ്റും ആവശ്യമുള്ള സന്ദർഭങ്ങളിലെല്ലാം അവന് ഉദാസീനാവും, അശ്രദ്ധനാവും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മനുഷ്യനെ ഉദാസീനാക്കാൻ വേണ്ടി ഉദ്ദേശിക്കാൻ അത് വരാൻ പാടില്ല. കാരണം ശ്രദ്ധയോടുകൂടി താല്പര്യത്തോടുകൂടി ചെയ്യേണ്ട കർമ്മങ്ങളിൽ ചിന്തകളിൽ എല്ലാം അവൻ ഉദാസീനാകുകയല്ല അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു ഉദാസീനവത് എന്നത് ഉദാസീന. ഉദാസീനവത്ത് എന്ന് പറഞ്ഞാൽ ആ അർത്ഥം അങ്ങനെ തന്നെ എടുക്കണം. ഉദാസീനനെ പോലെ മറിച്ച് ഉദാസീനൻ അല്ല എന്നാണ്. അങ്ങനെയല്ല അത് ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ അവൻ താല്പര്യമില്ലാത്തവനായി മാറരുത്. അതല്ല ഇവിടെ ഉദാസീനവത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവനിവിടെ പറയുന്നു ജീവൻ അതിനെല്ലാം താല്പര്യപൂർവ്വം തന്നെ അവൻ്റെ കർമ്മങ്ങൾ ചെയ്യണം. പക്ഷെ അവിടെ അഭിമാനത്യാഗത്തോടുകൂടി, അഹന്താത്യാഗത്തോടുകൂടി അത് ചെയ്യണം. അതാണ് ഇവിടെ ഭഗവാൻ ഉപദേശിക്കാൻ താല്പര്യപ്പെടുന്നതെന്നാണ്. ധനഞ്ജയ അല്ലയോ അർജുന, തേഷ കർമ്മസു, കർമ്മങ്ങളിലെല്ലാം, കർമ്മങ്ങൾ സൃഷ്ടി സ്ഥിതി കർമ്മങ്ങൾ, കർമ്മങ്ങളിലെല്ലാം അസക്തം, അസക്തനായിരിക്കുന്ന ഉദാസീനവും ആസീനം, ഉദാസീനൻ എന്നതുപോലെ കാണപ്പെടുന്നവനായ മാം എന്നെ, താണി കർമാണി, ആ കർമ്മങ്ങളൊന്നും തന്നെ നിബദ്ധനന്തി, ബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നീയും അത്തരമൊരു ഭാവനയിലൂടെ ഈ കർമ്മബന്ധനങ്ങളിൽ നിന്നും ഉദാസീനനെ പോലെയുള്ള ഭാവനയിലൂടെ, അസക്ത ഭാവനയിലൂടെ നീയും ഈ കർമ്മബന്ധനങ്ങളിൽ നിന്നും മോചിതനാകൂ എന്ന് അർജുനനെ ഉപദേശിക്കുകയാണ്. ഈ സന്ദർഭങ്ങളിൽ ഇവിടെയും ശ്രുതിയിൽ എന്നതുപോലെ സൃഷ്ടി സ്ഥിതി സംഹാര എന്ന് പറയുന്ന ഈ ക്രിയകളെക്കുറിച്ച് പറയുന്ന ഈ സന്ദർഭങ്ങളിലും ഇവിടെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്ന എന്താണോ, ഈശ്വരന്റെ തത്വത്തെ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അല്ലാതെ സൃഷ്ടിയെക്കുറിച്ചോ സംഹാരത്തെക്കുറിച്ചോ സ്ഥിതിയെക്കുറിച്ചോ ഇവിടെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നു. ഈശ്വര തത്വം എപ്പോഴും ഇത്തരം വ്യാപാരങ്ങൾക്ക് അതീതമായി നിലനിൽക്കുന്നു. അതിന് അനുസ്മരിക്കുന്നവനും ഈ മായയെ അതിജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു തത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം ഈ കാര്യം പറയുന്നത്. എന്നുവെച്ച മാം താനി കർമാണി നിബദ്ധന്തി ധനഞ്ജയ ഉദാസീനവദാസീനം അസക്തം തേഷു കർമ്മസു